ഗുരുപരമ്പര വിസ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത പന്ത്രണ്ടാം അധ്യായം നാലാം ശ്ലോകം. ഇവിടെ ചില സംശയങ്ങളുണ്ട്. ഒന്ന്, പരാഭക്തിയിൽ പൂർണമായ ജ്ഞാനനാശമില്ലേ? പരാഭക്തിയും ജീവൻ മുക്തിയും തമ്മിലുള്ള വ്യത്യാസം ഒന്നുകൂടി വിശദമാക്കാൻ അപേക്ഷിക്കുന്നു. ഇത് പരാഭക്തി ജീവൻ മുക്തി ഇത് രണ്ട് സബ്ജക്റ്റാണ്. ഇതിന് രണ്ടിനെയും കൂടെ ബന്ധപ്പെടുത്താൻ ഒക്കത്തില്ല. ജീവൻ മുക്തി എന്ന് പറയുന്നത് അദ്വൈതികളുടെ ഒരു സിദ്ധാന്തമാണ്. ജീവൻ മുക്തി ഭക്തിമാർഗത്തിലെ ഏറ്റവും ഉയർന്നമായ ഒരു ഉയർന്ന നിലപാടാണ് പരാഭക്തി. അത് രണ്ട് വഴിക്കാണ്. ഇപ്പോൾ പരാഭക്തിയെ അംഗീകരിക്കുന്നവർ ജീവൻ മുക്തി അംഗീകരിക്കുന്നില്ല. ജീവൻ മുക്തി എന്ന് പറയുന്നത് തികച്ചും സാങ്കേതികമായൊരു കാര്യമാണ്. കാരണം അദ്വൈത സിദ്ധാന്തത്തിൽ തന്നെ ഒരുപാട് ആചാര്യന്മാരുണ്ട്, ഒരുപാട് ചിന്താഗതികളുണ്ട്. അത് ജീവൻ മുക്തി എന്ന് പറയുന്ന ഒരു ആശയത്തെ അംഗീകരിക്കാത്തവരുമുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ അഭിപ്രായത്തിൽ മുക്തി മരണശേഷമേ സംഭവിക്കത്തുള്ളൂ, അങ്ങനെ കരുതുന്നവരുമുണ്ട്. പല പല ആചാര്യന്മാരുടെയും അക്കാര്യത്തിൽ പല പല അഭിപ്രായമാണ്. പരാഭക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഭക്തിശാസ്ത്രങ്ങളാണ്. അപ്പോൾ ഭക്തിശാസ്ത്രങ്ങളിൽ മുഖ്യമായിട്ടും മുക്തി എന്ന് പറയുന്നത് ശരീരപാദത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യമായിട്ടാണ് പറയുന്നത്. ഈശ്വര സായുജ്യം എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ ഇങ്ങനെ പല പുസ്തകങ്ങളും വായിച്ച് പല സമ്പ്രദായങ്ങളും തമ്മിലുള്ള വ്യത്യാസം അറിയാതെ എല്ലാം കൂടി കൂട്ടിക്കുഴച്ചൊരു അവിയൽ വിരൂപത്തിലാക്കിയിട്ടാണ് ഇന്ന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ജീവൻമുക്തി ഒരു സാധനയായിട്ട് സ്വീകരിക്കുന്നവരുണ്ട്. അല്ല, ജീവൻമുക്തി എന്ന് പറയുന്നത് തന്നെയാണ് പരമം. അതിനപ്പുറം മറ്റൊന്നുമില്ല, അങ്ങനെ പറയുന്നവരുണ്ട്. ജീവൻ മുക്തി കഴിഞ്ഞിട്ട് പിന്നീട് ഒരു വിദേഹമുക്തിയുടെ ആവശ്യമില്ല എന്ന് പറയുന്നവരുണ്ട്. ജീവൻ മുക്തിയും വിദേഹമുക്തിയും ഒന്ന് തന്നെ, അങ്ങനെ പറയുന്നവരുണ്ട്. ഇനി മനുഷ്യൻ ചിന്തിച്ച് ചിന്തിച്ച് ഇതുവരെ ആർക്കും മുക്തി സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. അദ്വൈതികൾ തന്നെയാണ്, ഇന്നുവരെ ആർക്കും മുക്തിയെ സംഭവിച്ചിട്ടില്ല. അവർ പറയുന്നത് ആർക്കെങ്കിലും മുക്തി സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മുക്തിയെക്കുറിച്ച് ഉള്ള സംഭാഷണങ്ങളും പിന്നെ അതോടെ തീരും. പിന്നെ ബദ്ധരായിട്ടിവിടെ ആരും കാണത്തില്ല. ഗുരുവില്ല, ശാസ്ത്രമില്ല, അതോടുകൂടി സർവ്വരും മുക്തരായിരിക്കും. മുക്തി എവിടെയെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ മതി, അത് ഇതുവരെ സംഭവിച്ചിട്ടില്ലെന്നാണ്. ഇങ്ങനത്തുള്ള നിരവധി ആശയങ്ങളുണ്ട് മുക്തിയെ സംബന്ധിച്ച്. അതുകൊണ്ട് രണ്ട് മാർഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ എല്ലാവരും സ്വാഭാവികമായിട്ട് ചോദിക്കും, ഇതിലേതാ ശരി? ആണ് പിന്നെ അടുത്ത ചോദ്യം. ഓരോരുത്തരുടെ അനുഭവം അവരവർക്ക് ശരി എന്നേ പറയാൻ പറ്റൂ. ഭക്തന് ഭക്തിയുടെ മാർഗത്തിൽ പോകുന്നവന് ഭക്തിയുടേതായ അനുഭവം, അവർക്ക് ആ അനുഭവം ഉണ്ടാകുന്നു. അവർ മറ്റുള്ളവരോട് പറയുന്നു. തത്വജ്ഞാനിക്ക് ജ്ഞാനിയുടെ അനുഭവം, ജീവൻ മുക്തിയെ കുറിച്ച് പറയുന്നു. അവരവരുടെ അനുഭവം അവരവർക്ക് ശരിയെന്ന് പറയുമ്പോ അവിടുത്തെ പ്രശ്നം തീർന്നു. ഇത് നമ്മുടെ ഓരോ ശാസ്ത്രദൃഷ്ടിയെ പരിശോധിക്കുമ്പോൾ, ശാസ്ത്രങ്ങളുടെ വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോൾ ഇതെല്ലാം ഭിന്ന വ്യക്തികളെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇപ്പോ ശങ്കരാചാര്യർ പറയുമ്പോൾ, ഇപ്പോൾ ഭക്തന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പറയുമ്പോൾ ശങ്കരാചാര്യർ പറയും, ഇത് തന്നെ ജ്ഞാനിയുടെ ലക്ഷണം എന്ന് പറയും. ആ ഭക്തന്റെ ലക്ഷണവും ജ്ഞാനിയുടെ ലക്ഷണവും തമ്മിലൊരു വ്യത്യാസവും അങ്ങനെ പറയും. പക്ഷെ അത് ഭക്തിശാസ്ത്രത്തിന്റെ ഇതിലല്ല, ശങ്കരാചാര്യരുടെ അദ്വൈത ദർശനത്തിന്റെ വെളിച്ചത്തിൽ. അവിടെ ചോദിക്കുന്നതാണ് ഭക്തന്റെ സായുജ്യവും മലയാളം എഴുതുമ്പോൾ ശ്രദ്ധിക്കുന്നു. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, സായുജ്യം എന്ന സായുജ്യമാണ്. ഒരുപാട് തവണ നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ട് സായുജ്യം ശരിയാണെന്ന് വാദിക്കുകയാണെങ്കിൽ സമ്മതിച്ചിരിക്കുന്നു, അങ്ങനെ എഴുതിയാലും മതി. അല്ല, മര്യാദയ്ക്കാണെങ്കിൽ സായുജ്യം എന്ന് പറയുന്നു. ഭക്തന്റെ സായുജ്യവും ജീവൻമുക്തന്റെ ശരീരപാദവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഭക്തന്റെ സായുജ്യത്തെ കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ശേതദ്വീപിൽ ജനിക്കുക, മരണശേഷം ബാക്കിയെല്ലാം സംഭവിക്കുന്ന അവിടെയാണ്. മരിക്കുമ്പോൾ അയാൾ ഏതവസ്ഥയാണോ അതനുസരിച്ച് അവിടെ പാർഷദനായി, പാർഷദേശ്വരനായി, ഗാത്ര സംവാഹകനായി, മന്ത്രിയായി അവസാനം സായുജ്യത്തെ പ്രാപിക്കുന്നു. അതിനാണ് വേറെ തരത്തിൽ സാലോക്യം, സാരൂപ്യം, സായുജ്യം എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ല, ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ വെച്ച് തന്നെ മുക്തി കിട്ടത്തില്ല. അങ്ങനെ ഒരു തത്വം അദ്വൈത സിദ്ധാന്തം അനുസരിച്ച് മാത്രമേ പറയാൻ പറ്റൂ. കാരണം ദ്വൈത സിദ്ധാന്തം അനുസരിച്ച് ഈശ്വരൻ അംശിയും ജീവൻ അംശവുമാണ്, അംശാംശികളാണ്. അപ്പൊ ജീവന് ഈ ശരീരത്തോടു കൂടിയിരിക്കുമ്പോൾ മുക്തി ശ്രദ്ധിക്കത്തില്ല. പക്ഷെ തത്വജ്ഞാനിയുടെ ആ മാർഗത്തിലൂടെ പോകുന്നവന് അത്തരം ഒരനുഭവം, ഭക്തിയുടെ മാർഗത്തിലൂടെ പോകുന്നവന് അത്തരം ഒരനുഭവം. പരാഭക്തി ഒരിക്കൽ കൈവന്നാൽ പിന്നീട് അത് നഷ്ടമാകുമോ? അടുത്ത ചോദ്യമാണ്. ഭാവവും ഈശ്വരാവേശവും പരാഭക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടും ഒന്ന് തന്നെയാണ്. ഭാവം അല്ലെങ്കിൽ ഈശ്വരാവേശം, പരാഭക്തി എന്നൊക്കെ പറയുന്ന ഒന്ന് തന്നെ. അതാണ് ഭക്തിയുടെ നിർവചനം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞെന്താണോ, ഈശ്വര മഹിമ എന്ന് പറയുന്നു. ഭക്തി എന്ന് പറയുന്നത് ഒരിക്കലും ജീവന്റെ ഭാവമല്ല. ജീവന്റെ ഭാവം എന്ന് പറയുന്നത് സ്നേഹം, ആനന്ദം, പരമാവധി ഭജനം, സ്തുതി, അർച്ച, ഇതെല്ലാമാണ് ജീവന്റെ ഭാവം. പരാഭക്തി എന്ന് പറയുന്നത് ഈശ്വരന്റെ മഹിമയാണ്. കഴിഞ്ഞ ദിവസം വ്യക്തമായി പറഞ്ഞു. ആ പരാഭക്തി അത് ജീവനെ, ജീവന്റെ ജീവഭാവത്തെ അത് നശിപ്പിക്കുന്നു. അപ്പോ ചില ചോദിക്കും, അങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ ജീവഭാവം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അയാൾ മുക്തനായല്ലോ, പിന്നെ അയാൾക്ക് മുക്തിക്ക് വേണ്ടി വീണ്ടും ഭഗവാന്റെ ലോകത്തിന് പോകണം. അത് ഭക്തി ശാസ്ത്രം അനുസരിച്ച്, ഭക്തന്റെ കാഴ്ചപ്പാടനുസരിച്ച് നിത്യമായി കൈവരുന്നത് അവിടെ വെച്ച് കൈവരത്തുള്ളൂ. ഇവിടെ വെച്ച് ആ ഈശ്വരഭാവം ഒരുവൻ വന്നു കഴിഞ്ഞാൽ അതവന് നഷ്ടപ്പെടുന്നില്ല. നഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി ഒരിക്കലും അവൻ അപ്രാപ്യമായി തീരുന്നില്ല. പക്ഷെ ജീവഭാവത്തിൽ നിന്നുള്ള പൂർണമായ സ്വാതന്ത്ര്യം അത് ഈശ്വരന്റെ നിയന്ത്രണത്തിലാണ്, ജീവന്റെ നിയന്ത്രണത്തിലല്ല. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുക്തി എന്ന് പറയുന്നത് എന്താണ്? ജീവഭാവത്തിൽ നിന്നുള്ള പൂർണമായ സ്വാതന്ത്ര്യമാണ്. ജീവനെ അസ്വതന്ത്രനായിട്ടാണ് കണക്കാക്കുന്നത്. ശരീരത്തോടു കൂടിയിരിക്കുമ്പോൾ അവന് അസ്വാതന്ത്ര്യമാണ്. പക്ഷെ അവൻ പരമമായ ഭക്തിയെ പ്രാപിച്ചു കഴിയുമ്പോൾ അവന് ഈശ്വരനെ പ്രാപിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നു. അപ്പോഴും ഭക്തി ഒരു സാധന തന്നെയാണ്. അവിടെ ജീവൻ മുക്തി എന്ന് പറയുന്നൊരു സങ്കല്പമില്ല. അപ്പോൾ നമ്മൾ ഗുരുക്കന്മാരെ മുക്തരാണെന്ന് പറയുന്നത് അത് നമ്മൾ ഓരോ ദർശനങ്ങളുടെ തലത്തിൽ നിന്നും കൊണ്ട് അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ തലത്തിൽ നിന്നും കൊണ്ട് അതിനെ വിശകലനം ചെയ്തിട്ട് പറയുന്നതല്ല. സാധാരണ ലൗകികമായ ജീവന്മാരെക്കാൾ അവർ ഉയർന്ന തലത്തിലിരിക്കുന്നു. സാധാരണ ജീവന്മാരെക്കാളും അവരിൽ വിലക്ഷണമായ ഭാവങ്ങളെല്ലാം കാണുന്നു. അതുകൊണ്ട് നമ്മളോട് താരതമ്യപ്പെടുത്താതെ അവർക്കൊരു ഉയർന്ന സ്ഥാനം കൽപ്പിക്കുന്നു. അതിപ്പോൾ അവരുടെ ഭക്തിയുടെ മാർഗമാണോ, ജ്ഞാനത്തിന്റെ മാർഗമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ, അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടല്ല അത് പറയുന്നു. ആജന്മസിദ്ധന്മാർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവരെ നമ്മളെന്ത് പറയും? അവരെ നമ്മൾ ഭക്തന്മാരായിട്ട് ഉൾപ്പെടുത്തു, അതേ ജ്ഞാനിയായിട്ട് ഉൾപ്പെടുത്തു. അപ്പോ ഇനി നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം വിഭൂതിമ സത്വം, വിഭൂതികളോടുകൂടി തന്നെ ജനിക്കുന്നവര്, ശ്രീമത് ഊർജിതമേവ എന്നൊക്കെ പറഞ്ഞത് അങ്ങനെയുള്ളവരെ നമ്മൾ ഈശ്വരാംശമായി തന്നെ കണക്കാക്കുന്നു, അല്ലെങ്കിൽ ഈശ്വരസ്വരൂപമായി കണക്കാക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരേതെങ്കിലും ഒരു സാധനയിലൂടെ മുക്തി പ്രാപിച്ചവരാണ് എന്നും നമുക്ക് നിർണയിക്കാൻ പറ്റത്തില്ല. ജന്മനാൽ തന്നെ ഈശ്വരീയ ഭാവങ്ങൾ പ്രകടമാക്കുന്ന ഒരാള് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സാധനം ചെയ്ത് അവർ മുക്തി ജന്മത്തെ സിദ്ധിച്ചു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അധികാര പുരുഷന്മാർ അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുന്നു. അപ്പോ ചോദ്യം വരും, അവരുടെ ജീവിതത്തിൽ സാധന ചെയ്തതായി കാണുന്നുണ്ടെങ്കിലോ, സാധന ഏതെങ്കിലും സാധ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഒരു സാധന ചെയ്തതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ സാധനയിലൂടെയല്ലേ അവർക്ക് സിദ്ധി കൈവന്നത്? അപ്പോൾ അവരുടെ ജീവിതത്തിൽ സാധനകൾ കാണുന്ന സമയത്തും അവരിൽ ഈശ്വരീയതയാണ് പ്രകടമായിരിക്കുന്നത്. ജീവഭാവങ്ങളല്ല, അജ്ഞന്റെ ഭാവങ്ങളല്ല. അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെ ചിന്തിക്കാതെ പൊതുവെ നമ്മുടെ സങ്കല്പങ്ങൾ പറയുകയാണ്. ഇത് മുക്തനായിരിക്കും, അല്ലെങ്കിൽ ഭക്തനായിരിക്കും, അല്ലെങ്കിൽ സിദ്ധനായിരിക്കും, നമ്മൾ കൽപ്പിക്കുന്നതാണ്. ശാസ്ത്രത്തിന്റെ ദൃഷ്ടി പറയുമ്പോൾ വേർതിരിച്ച് പറയുന്നുണ്ട് ഓരോരോ അവസ്ഥകളെ കുറിച്ച്. നമ്മൾ പറയുന്നപ്പോഴും നമ്മുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്, നമ്മുടെ വിശ്വാസം, നമ്മുടെ അനുഭവം, അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അന്ന് തിരിച്ചറിഞ്ഞിട്ട് പറയുന്നതല്ല. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിലും കൂട്ടിക്കുഴയ്ക്കരുത്. നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ ധാരണകളും ശാസ്ത്ര സിദ്ധാന്തങ്ങളുമായിട്ട് കൂട്ടിക്കുഴച്ചാലും കാര്യം പിടികിട്ടത്തില്ല. ഇവിടുത്തെ ചോദ്യം ഇതാണ്, പരാഭക്തി വന്നാൽ അത് നഷ്ടപ്പെടുമെന്ന്? ഒരിക്കലും നഷ്ടമാകുന്നു. കാരണം എന്തുകൊണ്ടാണത്? ഈശ്വര മഹിമയാണ്. അത് നഷ്ടമാകുന്നു വെച്ചാൽ ഈശ്വരന്റെ മഹിമ നഷ്ടപ്പെടുന്നു എന്നാണ് അർത്ഥം. അപ്പൊ ഭക്തൻ എന്ത് ചെയ്യുന്നു? ആ ഈശ്വര മഹിമയോട് ഒന്നിക്കുന്നു, അല്ലെങ്കിൽ ആ ഈശ്വര മഹിമയോട് ഏകീഭവിക്കുന്നു. എന്നാലും ഭക്തനെ മുക്തനെന്ന് വിളിക്കുന്നില്ല. കാരണം എന്തുകൊണ്ട്? അയാളുടെ ശരീരം നിലനിൽക്കുന്നു, അയാളുടെ വ്യവഹാരം നമ്മൾ കാണുന്നു, അവിടെ ജീവഭാവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈശ്വരീയഭാവം പ്രകടമാകുന്നിടത്ത് തന്നെ ജീവഭാവങ്ങൾ കാണുന്നുണ്ട്. എന്താണ് ജീവഭാവങ്ങൾ? രാഗദ്വേഷങ്ങൾ കാണുന്നുണ്ട്, ഇഷ്ടാനിഷ്ടങ്ങൾ കാണുന്നുണ്ട്, സുഖദുഃഖങ്ങൾ കാണുന്നുണ്ട്, അനുഭവിക്കുന്നതായി കാണുന്നുണ്ട്. അത് ജീവഭാവങ്ങൾ. അതേസമയം ഈശ്വരീയഭാവങ്ങളും പ്രകടമാകുന്നു. എന്താണ്? ലോക അനുഗ്രഹ നിഗ്രഹ ശക്തികൾ പ്രകടമാകുന്നു. ശപം, ശാപം, വരം ഇതൊക്കെ കൊടുക്കുന്നതിന്റെ സാമർഥ്യം അവർ കാണുന്നുണ്ട്. അങ്ങനെ ഈശ്വരീയമായ ഭാവങ്ങളും പ്രകടമാകുന്നുണ്ട്. അതുകൊണ്ട് അവരെ മുക്തന്മാരായിട്ട് കണക്കാക്കുന്നില്ല. അവർക്ക് മുക്തി നേടുന്നത് എങ്ങനെ? ഈ ജീവഭാവങ്ങളും പോകണം. ജീവഭാവങ്ങൾ പോകുമ്പോൾ ശരീരനാശത്തോടുകൂടി അവർ ഈശ്വരനുമായിട്ട് സായുജ്യത്തെ പ്രാപിക്കുന്നു. അങ്ങനെ അവരെ കുറിച്ച് പറയുന്നു. ഇനി അവതാരങ്ങളെ കുറിച്ച് പറയുമ്പോഴോ, അവതാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ പറയുന്ന ഒരു കാര്യങ്ങളവിടെ യോജിക്കത്തില്ല. അത് മറ്റൊന്നാണ്. ഇപ്പം സാധാരണ ഒരുവൻ സാധനങ്ങളൊക്കെ ചെയ്ത് അയാൾ പരാഭക്തി പ്രാപിച്ചു തന്നിരിക്കട്ടെ, അത് വന്നു. മറ്റൊന്നങ്ങനെയല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഈശ്വരൻ തന്നെ മനുഷ്യരൂപത്തിൽ വന്നിരിക്കുന്നു, അത് വേറൊന്നാണ്. അവിടെ ഈ തത്വങ്ങളൊന്നും അവിടെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം വേറെ വേറെയുള്ള ഭാവങ്ങളാണ്. അവിടെ ഈശ്വരൻ തന്നെ മായയെ സ്വയം സ്വീകരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ബൗദ്ധികമായ ലൗകികമായ ഒരു വിലയിരുത്തലുകളും കൊണ്ടും അത് നിർണയിക്കാൻ പറ്റത്തില്ല. അവിടെ ഈശ്വരീയ ഭാവങ്ങൾ പ്രകടമാകും, അത് പ്രകടമാകാതിരിക്കും. പറയുന്നില്ലേ, ശ്രീകൃഷ്ണൻ തന്നെ ആൾക്കാർക്ക് ഏതെല്ലാം രീതിയിൽ പ്രകടമായി, ഈശ്വരനായി കുറച്ചു പേർക്ക് പ്രകടമായുള്ളൂ, പലർക്കും പല രീതിയിലാണ്. ചോരനായി തന്നെ ഒരുപാട് പേർക്ക് അനുഭവപ്പെട്ടു. അപ്പൊ ഈശ്വരൻ എങ്ങനെയാ ചോരനാകുന്നു? അത് മനുഷ്യന്റെ ലൗകിക ബുദ്ധി കൊണ്ട് നിർണയിക്കുന്നതിനപ്പുറമാണ് അത്തരം കാര്യങ്ങൾ, ശാസ്ത്രങ്ങളോട് നിർണയിക്കുന്നതിനപ്പുറമാണ് അത്തരം കാര്യങ്ങൾ. ഇവിടെ ഭാവം, ഈശ്വരാവേശം, പരാഭക്തിയും തമ്മിലുള്ള വ്യത്യാസം രണ്ടും ഒന്ന് തന്നെയാണ്. ഈശ്വരന്റെ മഹിമ, ഈശ്വരന്റെ ഭാവം, ഭാവം എന്ന് പറയുന്നത് ജീവന്റെ ഭാവമല്ല, ഈശ്വരന്റെ ഭാവം. അതൊരു ജീവനിൽ ആവേശിക്കുന്നതാണ്, ഒരു ജീവനെ അത് ഉൾക്കൊള്ളുന്നതാണ്. അതാണ് പരമമായ ഭക്തി എന്ന് പറയുന്നത്. ജീവന്റേതല്ല അത്, ജീവന്റേതായ ഒരു ഗുണങ്ങളുമല്ല. അവിടെ ഈശ്വരനും ആ ഭക്തനും തമ്മിൽ ഒന്നായി പോകുന്നു. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാലും ജീവഭാവങ്ങൾ നശിക്കുന്നതിനായുള്ള മുക്തനാണെന്ന് പറയുന്നില്ല. ജീവഭാവം നശിക്കുമ്പോൾ അവനെ ശരീരനാശം ഒരുകൂടി അയാൾ മുക്തനാണെന്ന് പറയുന്നു. ഇത് രണ്ടു തരത്തിലുള്ള പലതരത്തിലുള്ള ശാസ്ത്രങ്ങളിൽ പല മഹാത്മാക്കളുടെ അനുഭവങ്ങളെ വർണ്ണിച്ചിരിക്കുകയാണ്, എല്ലാം വർണ്ണനകളാണ് എന്ന് മനസ്സിലാക്കണം. മറിച്ച് ഇതെല്ലാം കൂടെ പരസ്പരം കൂട്ടി കുഴച്ചു കഴിഞ്ഞാൽ ആശയക്കുഴപ്പം വരും. ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി, ഇതനുസരിച്ച് ജീവൻ മുക്തൻ പരമാത്മാവ് തന്നെ എന്നതിന്റെ അംശമാണോ? സൗണേശ്വരനും ഉപരിയല്ലേ ജീവൻ മുക്തൻ? സൗണേശ്വരനും ഉപരിയല്ലേ ജീവൻ മുക്തൻ എന്നാണ്, അത് അബദ്ധമാണ്. ഈശ്വരനെക്കാളും വലിയയാളല്ല മുക്തൻ, അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒന്നല്ല. ഈശ്വരനെയും മുക്തനെയും കൂടെ താരതമ്യം ചെയ്തു. അതൊരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റിയ രണ്ട് വിഷയങ്ങളല്ല. കാരണം മുക്തൻ ഒരിക്കലും ഈശ്വരഭാവത്തെ പ്രാപിക്കുന്നില്ല, അതുകൊണ്ട് ഈശ്വരനെക്കാളും മേളയിലാണ് മുക്തൻ എന്ന് ചിന്തിക്കുന്നത് അബദ്ധമാണ്. എന്തുകൊണ്ട്? ഈശ്വരൻ എന്ന് പറയുന്ന ആരാണ്? ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഈശ്വരൻ. മുക്തൻ അത് ചെയ്യുന്ന ആളല്ല. ഈ സംസാര ചക്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്ന ആള്. അയാൾക്കൊരിക്കലും സൃഷ്ടിച്ച സംഹാരങ്ങളുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്ന ഈശ്വരന്റെ ജോലിയല്ല ജീവൻ മുക്തന്റെ. ആ മുക്തൻ എന്തായിരുന്നു? ഒരു കാലത്ത് സംസാരത്തിന് അധീനനായിരുന്നു. ഈശ്വരൻ ഒരിക്കലും സംസാരത്തിന് അധീനനായല്ല, സംസാരത്തിൽ പെട്ടിട്ട് അതിന് മുക്തനായ ആളല്ല ഈശ്വരൻ എന്ന് പറയുന്നു. അതുകൊണ്ട് ഈശ്വരനേക്കാൾ ഉപരിയാണ് ജീവൻ മുക്തൻ അല്ലെ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി എന്നുള്ളത് കേവലം അദ്വൈത സിദ്ധാന്തമനുസരിച്ചുള്ള ഒരു തത്വമാണ്. ജീവൻ മുക്തൻ പരമാത്മാവ് തന്നെയല്ലേ? ഇവിടെയൊക്കെ അടിസ്ഥാനപരമായിട്ട് ഈ അദ്വൈത സിദ്ധാന്തത്തെ മനസ്സിലാക്കി വന്ന് വരുന്നതിനുള്ള ചെറിയ ചെറിയ പശകളാണ്, നിസ്സാരങ്ങളായ പശകൾ. അത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പലതും, പല ശാസ്ത്രങ്ങളിൽ നിന്നും പറയുന്ന പല കാര്യങ്ങളും കൂട്ടിക്കുഴച്ച് മനസ്സിലാക്കുന്നുണ്ടാണ്. ആദ്യം മനസ്സിലാക്കുന്ന ഇതെല്ലാം പറയുന്നത് ഭിന്ന ഭിന്ന അനുഭവങ്ങളാണ്. ആ ഭിന്ന ഭിന്ന അനുഭവങ്ങളുടെ വർണ്ണനകളാണ്. ഒന്നിനും മറ്റൊന്നിനോട് പരസ്പര ബന്ധമില്ലാതെ കൂട്ടിച്ചേർക്കാൻ പാടില്ല. ജീവൻമുക്തൻ എന്ന് പറയുമ്പോൾ ആ ജീവൻ മുക്തൻ പരമാത്മാവെന്ന് പറയുന്ന ഒന്നിനെ പ്രാപിച്ചിരിക്കുകയല്ല. ജീവന്റെ സാധാരണ ജീവവിലക്ഷണമായിരിക്കുന്ന ഒരവസ്ഥ, അതിനെ പരബ്രഹ്മെന്ന് വിളിക്കുന്നു. അത് ജീവൻ മുക്തന്റെ അനുഭവമാണ്. അങ്ങനെ മുക്തി നേടിയ ഒരാളിന്റെ അനുഭവമാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ളത്. അങ്ങനെ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് അയാൾ പറയുകയാണ് ബ്രഹ്മൈവ ഭവതി. അതൊരു ജീവന്റെ അനുഭവമാണ്. അവിടെ അയാളുടെ ജീവഭാവം നഷ്ടപ്പെട്ട് അയാൾ ബ്രഹ്മഭാവത്തേക്ക്, ഈശ്വരഭാവത്തിലല്ല. ഈശ്വരഭാവം എന്ന് പറയുമ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരാദി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയല്ല അത്. അത്യവശ്യം ആനുഭൂതികമായൊരവസ്ഥ. അതിനെ ഈശ്വരനുമായിട്ട് ബന്ധപ്പെടുത്തരുത്. അതുകൊണ്ട് ഈശ്വരന് മേളിലല്ല ജീവൻ മുക്തൻ, മേളിലോ താഴെയോ അല്ല. രണ്ടും തമ്മിൽ അങ്ങനെ താരതമ്യപ്പെടുത്താവുന്ന രണ്ട് കാര്യങ്ങളല്ല അത്. അവതാരം പരമാത്മാവിൽ നിന്ന് നേരിട്ട് സംഭവിക്കുകയാണോ അതോ ശിവൻ വിഷ്ണു തുടങ്ങിയ ദേവതാ സ്വരൂപത്തിൽ നിന്ന് സംഭവിക്കുകയാണോ? ഈ അവതാരങ്ങളെ കുറിച്ച് പറയുന്നതെല്ലാം പ്രധാനമായിട്ട് പുരാണങ്ങളിലാണ്. വേദത്തിലും മറ്റും മാത്രം അവതാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് വ്യക്തമായ ഈശ്വര സങ്കല്പം, ഈശ്വരൻ എന്നുള്ള കാഴ്ചപ്പാട് മനുഷ്യന് വന്നതിന് ശേഷമാണ് ഈ അവതാരം എന്ന് പറയുന്ന ഒരു സങ്കല്പം വരുന്നത്. ഈശ്വരൻ തന്നെ മനുഷ്യരൂപത്തിൽ വരുന്നു. അവിടെ വിഷ്ണുവാണ് അവതാരമായിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ അവിടെ വിഷ്ണു വേറെ, പിന്നെ വേറൊരു ഈശ്വരൻ അങ്ങനെയില്ല. അവിടെ വിഷ്ണുവിനെ തന്നെയാണ് അവിടെ പരമാത്മാവെന്ന് പറയുന്നത്. ഭാഗവതം മറ്റും വായിച്ചു നോക്കുക, വിഷ്ണു എന്ന് പറയുന്ന ഒരാള്, പിന്നെ വേറെ ഈശ്വരൻ എന്ന് പറയുന്ന ഒരാൾ, അങ്ങനെ രണ്ട് ദൈവങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഇനി ശിവപുരാണം വായിച്ചു നോക്കുക, ശിവനെന്ന് പറയുന്ന ഒരാള്, പിന്നെ വേറെ ഒരു ദൈവം, ആ ദൈവത്തിൽ നിന്നൊരു അവതാരം, ശിവനിൽ നിന്നൊരു അവതാരം, അങ്ങനെ പറയുന്നില്ല. ഇനി വിഷ്ണുവിനെ പരമാത്മാവല്ലാതെ ദേവതാഭാവത്തിൽ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ അത് കാണുന്നവന്റെ കാഴ്ചപ്പാടനുസരിച്ച് പറയുകയാണ്. ഒരാൾക്ക് വിഷ്ണുവിനെ പരമാത്മാവായിട്ടും അറിയാം, വിഷ്ണുവിനെ ഒരു ദേവനായിട്ടും അറിയാം. അപ്പോൾ വിഷ്ണുവിനെ ദേവനായിട്ട് ചിലയിടത്തൊക്കെ വർണ്ണിക്കുന്നത് അതിന്റെ താഴ്ന്ന ഭാവത്തുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദേവി ഭാഗവതം എടുത്തു കഴിഞ്ഞാൽ പറയും, ദേവിയുടെ കട്ടിൽ ചുമക്കുന്ന ഒരു കൂലിക്കാരനാണ് വിഷ്ണു എന്ന് പറയും. അപ്പോൾ അവിടെ ഒരു കൂലിക്കാരന്റെ സ്ഥാനമേ ഉള്ളൂ, കട്ടിൽ ചുമന്നുകൊണ്ടിരിക്കുക, പല്ലക്ക് ചുമക്കുന്നതാണ്. ആ വിഷ്ണുവിനാണോ അവതരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഒരിക്കലും അല്ല. പല്ലക്ക് ചുമക്കുന്ന ആൾ അവതരിച്ചാൽ പിന്നെ ആരാവും? അതൊരു മോശക്കാരനല്ലേ ആകത്തുള്ളൂ. അതങ്ങനെയല്ല, കാരണം അത് അർത്ഥവാദപരമായിട്ട്, സ്തുതിപരമായിട്ടോ അല്ലെങ്കിൽ നിന്ദാപരമായിട്ടോ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ദേവീ തത്വത്തിന് പരമമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് പരമാത്മാവാണെന്ന്, അത് തന്നെയാണ് പരമാത്മതത്വം എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി പറയുന്നു. ബാക്കിയുള്ളവരല്ല അതിൻ്റെ താഴെ. അവിടെയാണ് മറ്റുള്ളവർക്കെല്ലാം ഈ ചെറിയ ദേവന്മാരുടെ സ്ഥാനം വരുന്നത്. പക്ഷെ ഭാഗവത്തിൽ നോക്കിയാലോ, വിഷ്ണു പുരാണത്തിൽ നോക്കിയാലോ, മഹാഭാരതത്തിൽ നോക്കിയാലോ, രാമായണത്തിൽ നോക്കിയാലോ, അവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് പറയും, വിഷ്ണുവിന്റെ കാല് തടവുന്ന ആളാണ് ദേവി എന്ന് പറയും. മുറുക്കാനൊക്കെ തയ്യാറായി കൊടുക്കുന്ന ആളാണ്. അതിനും വലിയ കൂലിക്കാരിയായിട്ട് അവിടെ പറയും, ദാസിയായിട്ട്. ഇതുമെല്ലാം വശം കൊണ്ട് ഈ തത്വങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. അപ്പം അത് ഓരോരോ ഇഷ്ടദൈവഭാവങ്ങളിൽ മനുഷ്യന്റെ മനസ്സിനെ ദൃഢമാക്കാൻ വേണ്ടി പറയുന്നതാണ്. താൻ ഏത് ഭാവത്തിലാണ് വരുന്നത് അതിന് ദൃഢത വരുത്തുക, മനസ്സ് പലതിലേക്ക് പോകാതിരിക്കുക. ദേവീഭാവത്തിലാണ് ഒരാൾക്ക് താല്പര്യമെങ്കിൽ അയാൾക്ക് അതിന് ദൃഢത വരണം. അയാളുടെ മനസ്സ് വിഷ്ണുവിനും ശിവനും പോകാതിരിക്കണമെങ്കിൽ അവരെ കൂലിക്കാരാക്കിയേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പോയി, ഇന്ന് ദേവി നാളെ വിഷ്ണു മറ്റന്നാൾ ശിവൻ, അങ്ങനെ പോകുന്നതിന് ഉറയ്ക്കാവൂ. വിഷ്ണുവിൽ ഉറയ്ക്കണമെന്നുണ്ടെങ്കിൽ ദേവിയെ ദാസിയാക്കിയാലേ പറ്റൂ. അപ്പോ ഇഷ്ടദേവത ഉപാസനയിൽ അതാത് ദേവതകളിൽ ദൃഢത ഉണ്ടാവാൻ വേണ്ടി അതിന് എപ്പോഴും പരമാത്മാവായിട്ട് തന്നെയാണ് പറയുന്നത്. അവിടെ രണ്ടില്ല. അപ്പൊ പരമാത്മാവ് വേറെ, വിഷ്ണു വേറെ, ശിവൻ വേറെ, അങ്ങനെ ഒരു ധാരണയില്ല. ആ ശിവൻ തന്നെയാണ് പരമാത്മാവ്, അല്ലെങ്കിൽ വിഷ്ണു തന്നെയാണ് പരമാത്മാവ്, അതിൽ നിന്ന് തന്നെയാണ് അവതാരങ്ങൾ ഉണ്ടാകുന്നത്, അത് അനന്തമാണെന്നും പറയുന്നു. അത് വന്നു. അപ്പോ ഇത് പലതാണ്, വേറെ വേറെ. ഒന്ന് അവതാരങ്ങൾ, ഈശ്വരൻ തന്നെ മനുഷ്യരൂപത്തിൽ വരുന്നു ഒന്ന്. മറ്റൊന്ന് വരുന്നു സിദ്ധപുരുഷന്മാർ, ആജന്മസിദ്ധന്മാരായി വരുന്നു, അങ്ങനെ വരുന്ന ഒരു വേറെ. അധികാരപുരുഷന്മാർ, അവർ മുക്തന്മാരായി തന്നെ മറ്റു ലോകങ്ങളിലിരിക്കുന്നവർ, ഈശ്വരനല്ല, മനുഷ്യലോകത്തിലേക്ക് വരുന്നു അധികാരപുരുഷന്മാർ, അങ്ങനെ പറയുന്നു. പിന്നെ പൂർവ്വജന്മങ്ങളിൽ സാധനകളൊക്കെ ചെയ്ത് ഈ ജന്മത്തിൽ ആ ചെയ്യുന്ന സാധനയുടെ പൂർത്തീകരണത്തിനായി വരുന്നവർ, ഭക്തി സാധനങ്ങൾ അനുഷ്ഠിച്ച് ഭക്തിയുടെ പൂർത്തീകരണത്തിനായി വരുന്നു ഈ ജന്മത്തിൽ, യോഗ സാധനങ്ങൾ അനുസരിച്ച് യോഗത്തിന്റെ പൂർത്തീകരണത്തിനായി ഒരു ജന്മം കൊടുക്കുന്നു മനുഷ്യന്. ജ്ഞാന സാധനങ്ങൾ അനുഷ്ഠിച്ച് ജ്ഞാനത്തിന്റെ പൂർത്തീകരണത്തിനായി ജന്മം കൊടുക്കുന്നു. അങ്ങനെ നമുക്കറിയാവുന്നതും നമുക്കറിയാൻ പാടില്ലാത്തതുമായ നിരവധി സാധനാ സമ്പ്രദായങ്ങളിലൂടെ അനേക ജന്മങ്ങൾ കഴിഞ്ഞ് ഒരു ജന്മത്തിൽ അതിന്റെ പൂർത്തീകരണത്തിനായി ജനിക്കുന്നു. ഇങ്ങനെ പലതരക്കാരെ കുറിച്ച് പലതരത്തിൽ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്, പലതരത്തിൽ ഇവരെ കുറിച്ചൊക്കെ വർണ്ണിക്കുന്നുണ്ട്. ഇതെല്ലാം വേറെ വേറെ രീതികളാണ്, വേറെ വേറെ ഭാവങ്ങളാണ് എന്ന് നമ്മൾ വ്യക്തമായി ധരിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഈ സംശയങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാവും. അപ്പൊ ഈശ്വരാവേശം ആരിലാണ് സംഭവിക്കുന്നത്? അതൊരു അവതാര പുരുഷന് സംഭവിക്കാം. ഒരു ഭക്തി സാധനയിലൂടെ വന്ന ഒരു ഭക്തന് സംഭവിക്കാം. ഇനി ഒരു സിദ്ധനത് സംഭവിക്കാം. എവിടെയാണ് ഈ ഇത് വരുന്നത്? കാരണം ഇവിടെ വിശ്വരൂപ ദർശനം അർജുനനുണ്ടാകുമ്പോൾ കൃഷ്ണനും ആവേശത്തിലാണ്. കൃഷ്ണൻ വസുദേവപുത്രനായിട്ടല്ല നിൽക്കുന്നത്, കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് ആ സമയത്ത് എനിക്കൊരു ആവേശമുണ്ടായി. ആ ആവേശത്തിലാണ് ഗീത വന്നത് എന്ന് കൃഷ്ണൻ സ്വയം പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണൻ അപ്പോൾ അതുവരെ നിന്ന വാസുദേവനായിട്ടല്ല നിന്നത്, വസുദേവപുത്രനായിട്ടല്ല നിന്നത്, മറ്റൊരു ഭാവത്തെ. അത് എന്റെ യോഗാത്മകമായ യോഗമൈശ്വര്യം, രണ്ടു കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്റെ യോഗാത്മകമായ ഭാവത്തെ നിന്നുകൊണ്ടാണ് ഞാൻ ഉപദേശിച്ചതെന്ന് പറയുന്നുണ്ട്. അർജുനനുണ്ടായത് മറ്റൊരു ഭാവമാണ്, അത് ഭഗവാൻ നൽകിയ ദിവ്യമായൊരു അവസ്ഥ. ഇത്തരം ഭാവങ്ങൾ വരുന്നത് ആർക്കാണോ, അത് നമുക്ക് നിർണയിക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. എന്താണ് ഇത്തരം ഭാവങ്ങളൊന്നും ലൗകികമല്ല, അത് അലൗകികമാണ്, ഈശ്വരീയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിക്കവിഞ്ഞതിനെ കുറിച്ച് നമ്മളെ ബുദ്ധി കടത്താൻ പോയിട്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ബുദ്ധിക്ക് വിഷയമല്ല അത്. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ബുദ്ധിക്ക് വിഷയമല്ല. ഈശ്വരന്റെ ഭാവം ഒരിക്കലും മനുഷ്യന്റെ ബുദ്ധിക്ക് വിഷയമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ആ പരവുമായ ഭക്തി ഒരിക്കലും മനുഷ്യ ബുദ്ധിക്ക് പ്രാപ്യമായ ഒന്നല്ല. മനുഷ്യന്റെ ബുദ്ധി നശിക്കുന്നിടത്തെ അതുണ്ടാവും എന്ന് പറയുന്നതാണ്. അപ്പൊ ഞാനിത് വിശദീകരിച്ചുകൊണ്ട് ഈ ചോദ്യം എഴുതിയ ആളുടെ സംശയം തീർന്നു എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ സംശയം തീരണമെങ്കിൽ ഇത്തരം വിഷയങ്ങളെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ ധാരണകളിൽ നിന്ന് മാറ്റിവെക്കേണ്ടി വരും. അതോടൊപ്പം ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കണം. എപ്പോഴും തത്വജ്ഞാനം അല്ലെങ്കിൽ ആധ്യാത്മികമായ അറിവ് നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് സർവസംശയം പരിഹരിക്കുക എന്നുള്ളതല്ല. കൂടുതൽ കൂടുതൽ പ്രസംഗങ്ങൾ കേട്ടാലോ കൂടുതൽ കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാലോ ഇത്തരം നാനാ വിഷയങ്ങളെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും നമുക്ക് പരിഹരിക്കും. അങ്ങനെ ആർക്കെങ്കിലും ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള എല്ലാ അറിവും കൈവന്നിട്ടുണ്ട്, എല്ലാം പരിഹരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ധരിക്കുന്നത് ശരിയല്ല. കാരണം എത്രമാത്രം നമ്മൾ അറിയാൻ ശ്രമിച്ചാലും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് എപ്പോഴും അറിയാൻ വേണ്ടി കുറച്ച് അവശേഷിക്കും. അറിയേണ്ടത് എപ്പോഴും ശേഷിക്കും. അറിവിന്റെ ഏറ്റവും വലിയ ശോഭ മഹത്വം എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് അറിവില്ലായ്മ അധികം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ മഹത്വം. പറഞ്ഞാൽ നിങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ടോ അറിയുന്നുണ്ടോ എപ്പോഴും കുറച്ച് ബാക്കി അവിടെ ഉണ്ടായിരിക്കും, അറിയേണ്ടതായിട്ട് കുറച്ച് ശേഷിക്കും. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? കാരണം നമ്മൾ അറിയുന്നത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ്. ഈ ബുദ്ധി എന്ന് പറയുന്നത് എന്തിന്റെ സൃഷ്ടിയാണ്? അറിവില്ലായ്മയുടെ സൃഷ്ടിയാണ്. അപ്പൊ അജ്ഞാന കാര്യമായിരിക്കുന്ന ബുദ്ധി ഉപയോഗിച്ച് ആ അജ്ഞാനത്തെ ഒഴിവാക്കിക്കൊണ്ട് അറിവിനെങ്ങനെ പൂർണ്ണമായി ആർജിക്കാൻ കഴിയും? അപ്പോൾ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നിടത്തോളം കാലം അറിവിനൊരിക്കലും പൂർണ്ണത ഉണ്ടാകുന്നേയില്ല. കാരണം അത് അടിസ്ഥാനപരമായ അജ്ഞാന കാര്യമാണ് ബുദ്ധി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരുപാട് സത്സംഗങ്ങൾ കൊണ്ടും ഒരുപാട് ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തുകൊണ്ടും ഗ്രന്ഥപാരായണം കൊണ്ടും സത്സംഗം കൊണ്ടും ഒക്കെ എന്താ നമ്മൾ ഭൗതികമായി നേടുന്ന എന്താണോ നമ്മുടെ ധാരണാശക്തി അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മശക്തി അതിനെ കുറച്ച് വർദ്ധിപ്പിക്കുക, അതികവിഞ്ഞൊന്നും അറിവിന്റെ തലത്തിൽ നിന്നും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് സംശയമില്ല, അപ്പോൾ പിന്നെ ഞാനിന്നൊക്കെ പറയുന്നതോ? അപ്പം ഞാനീം പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ഇപ്പോൾ ഞാനീ അജ്ഞാനിയായി വളരെ പാടുപെട്ട് ജ്ഞാനിയായിട്ട് എന്താ കാര്യം? അത് നമ്മൾ തുടക്കത്തിൽ അത് വെളിവാക്കിയിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ജ്ഞാനി എന്ന് പറയുന്നതിന് എല്ലാം അറിയുന്നവൻ എന്നുള്ള അർത്ഥമല്ല, സർവവിഷയജ്ഞാനി എന്നുള്ള അർത്ഥമല്ല. അദ്വൈതത്തിലോ ഏതെങ്കിലും ശാസ്ത്രത്തിലോ അങ്ങനെ ഒരർത്ഥം പറഞ്ഞിട്ടില്ല. ഞാൻ എന്ന് പറഞ്ഞാൽ സർവവിഷയങ്ങളെ അറിയുന്നവൻ എന്നല്ല. എന്തുകൊണ്ട്? ഞാനി ഒരിക്കലും ശ്രമിക്കുന്നത് വിഷയജ്ഞാനത്തിന് വേണ്ടിയിട്ടല്ല. വിഷയജ്ഞാനത്തിന് വേണ്ടി ശ്രമിക്കുന്നവനല്ല ഞാനി എന്ന് പറയുന്നത്. നമ്മൾ ശാസ്ത്രങ്ങൾ അധ്യയനം ചെയ്യുന്നത് തത്വങ്ങളെ ശ്രമിക്കുന്നതൊക്കെ ഓരോ വിഷയജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ്. ജ്ഞാനി എന്ന് പറയുന്ന ഒരിക്കലും വിഷയജ്ഞാനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആളല്ല. എന്തുകൊണ്ട്? വിഷയജ്ഞാനം എന്ന് പറയുന്നത് അനന്തമാണ്. അനന്തമായ ജ്ഞാനത്തിനെ ഒരിക്കലും നമുക്ക് സംശയിക്കാൻ കഴിയത്തില്ല. അജ്ഞനായിരിക്കുന്ന, അല്പനായിരിക്കുന്ന, പരിച്ഛിന്നനായിരിക്കുന്ന ജീവൻ അതൊരിക്കലും സംശയിക്കാൻ കഴിയത്തില്ല. ആ അനന്തമായിരിക്കുന്ന ആ ജ്ഞാനത്തെ സംശയിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു തത്വത്തെ കൽപ്പിക്കുന്നത്. അത് ഈശ്വരന് മാത്രമേ കഴിയൂ. അപ്പൊ സർവവിഷയജ്ഞാനം എന്ന് പറയുന്നത് ഈശ്വരന് മാത്രമേ കഴിയൂ. ഇവിടെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എന്താണ്? ഭൂതവും വർത്തമാനവും ഭാവിയും എല്ലാം ഞാൻ അറിയുന്നു, പക്ഷെ നീ അറിയുന്നില്ല. ഈശ്വരനും ജീവനും തമ്മിലുള്ള വ്യത്യാസം അർജുനോട് പറയുന്നു, തുമ്പേത്ത, നീ അറിയുന്നില്ല, പക്ഷെ ഞാൻ അറിയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ പരിശ്രമിക്കുന്ന ആര്? ശാസ്ത്രം ശ്രവണം ചെയ്യുന്നതും ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതും ഒക്കെ ആരാണ്? ജീവനാണ്, ഈശ്വരനല്ല. അപ്പൊ ആ ജീവൻ ഒരിക്കലും സർവവിഷയജ്ഞാനം ഉണ്ടാകത്തില്ല. പിന്നെ തത്വജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താ? ഒരുവൻ പരിശ്രമം ചെയ്ത് തത്വജ്ഞാനിയാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഇത്രേ അർത്ഥമുള്ളൂ. അവൻ ലോകത്തിലുള്ള ഓരോ വിഷയങ്ങളെ അറിയാവുന്നതല്ല, തന്നെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ അവൻ നീക്കുന്നു. മറ്റുള്ള എല്ലാ അറിവില്ലായ്മകളും നിലനിൽക്കെ തന്നെ അവൻ പരിശ്രമിക്കുന്നത് എന്താണ്? തന്നെ അതല്ലേ ആത്മജ്ഞാനം എന്നതിന് പേര് വന്നു. മറ്റു വിഷയജ്ഞാനമാണ്. അപ്പൊ ജ്ഞാനം ആർജിക്കാൻ ഒരാൾ ശ്രമിക്കുന്നത് വിഷയജ്ഞാനത്തെ ആർജിക്കാനല്ല. അത് അനന്തമായി പോയതിൽ അനന്തശാസ്ത്രം എന്നെല്ലാം പറഞ്ഞ് ശാസ്ത്രങ്ങളെ കുറിച്ചും മറ്റും പറയുന്നു. അതിങ്ങനെ അനന്തമായി പോയിക്കൊണ്ടേയിരിക്കും. തന്നെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ, അത് മാത്രമേ ഒരാൾക്ക് പരിഹരിക്കാൻ പറ്റൂ. തന്നെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ പരിഹരിക്കുന്നത് അതൊരു ജീവന് അവന്റെ എല്ലാ സാധനങ്ങളുടെയും സിദ്ധിക്കുന്ന ഒന്നാണ്. ഈശ്വര അനുഗ്രഹം കൊണ്ടോ തന്റെ സാധനങ്ങളുടെ തീവ്രത കൊണ്ടോ ഒക്കെ ഒരാൾക്ക് പ്രാപിക്കുന്ന ഒരു കാര്യമാണ്. അത് സർവജ്ഞതയല്ല, മറിച്ച് ആത്മജ്ഞതയാണ്. അപ്പോൾ ആധ്യാത്മശാസ്ത്രങ്ങളുടെയും സത്സംഗത്തിൻ്റെയും എല്ലാം ഫലമെന്ന് പറയുന്നത് ഇതിൽ മാത്രം ഒതുങ്ങുന്നതാണ്. അത് പരന്ന ജ്ഞാനമല്ല, ഏകാഗ്രമായ ജ്ഞാനമാണ്, ഏകാന്ത യോഗി എന്നൊക്കെ പറയുന്നു. അത് നമ്മൾ ബഹിർമുഖമായി ചിന്തിച്ചു പോയാൽ ഒരിക്കലും അത് കൈവരിക്കുന്ന കാര്യമല്ല. പിന്നെ ശാസ്ത്രങ്ങളിൽ പല പല തരത്തിലുള്ള ആധ്യാത്മിക സാധനങ്ങളെ കുറിച്ചും പല പല തരത്തിലുള്ള ആധ്യാത്മിക വിഭൂതികളെ കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ അത്തരം വിഷയങ്ങളെ കുറിച്ച് നമ്മുടെ സംശയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അജ്ഞത ഒരു അളവ് വരെ നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ. അല്ല, അവിടെ നിന്ന് ഒരിക്കലും നമ്മൾ പൂർണ്ണമായ അറിവ് ആരും ആർജിക്കുന്നില്ല. അങ്ങനെ ആർജിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അന്വേഷണം ബഹിർമുഖമായി പോകും. അപ്പോൾ ആത്മാഭിമുഖമായിട്ടുള്ള അന്വേഷണം വിഷയാഭിമുഖമായി പോകും. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഫലം ആത്മലാഭം അത് കിട്ടത്തില്ല. അതുകൊണ്ട് ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കി അത് നമ്മുടെ ഉള്ളിൽ ധരിച്ചുകൊണ്ട് വേണം ആത്മതത്വത്തിന്റെ ശ്രവണങ്ങൾ മറ്റും ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഈ ജ്ഞാന മാർഗം വളരെ വിഷമം പിടിച്ചതാണ് എന്നും മറ്റും പറയുന്നത്. ശങ്കരാചാര്യരെ കുറിച്ച് പറയുന്നത് എന്താണ്? എന്റെ അടുത്ത് വന്ന് ഇതൊക്കെ പഠിച്ചവർ പറയുന്നത് ഞാൻ സർവജ്ഞനാണെന്ന്. പിന്നെ ശങ്കരാചാര്യരെ കുറിച്ച് പറയുന്നതിനും എല്ലാ ആവശ്യമുള്ളു. എല്ലാ ഗുരുക്കന്മാരെ കുറിച്ചും അവരവരുടെ ശിഷ്യർ പറയും സർവജ്ഞരാണെന്ന് പറയും. അതും നല്ല കാര്യം തന്നെയാണ്. ഗുരുവിനെ കുറിച്ച് സർവജ്ഞനെന്നല്ല, അതിന്റെ അപ്പുറം തന്നെ എന്തെങ്കിലും കരുതിയാലും ഒരു ദോഷമൊന്നുമില്ല. ഗുരു സാക്ഷാത് പരംബ്രഹ്മ, അതിനപ്പുറമൊന്നുമില്ലല്ലോ. ശങ്കരായരെ കുറിച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ. എല്ലാവരെ കുറിച്ചും പറയുന്ന ഒരു കാര്യമാണ്. അതിനൊന്നും ഒരു ദോഷമില്ല. ഒരു സാക്ഷാത് പരംബ്രഹ്മം എന്ന് പറയുമ്പോൾ സർവജ്ഞൻ എന്ന് പറയുന്നതിന് എന്താ ദോഷം? എനിക്ക് ബോധ്യമുണ്ട് ഞാൻ സർവജ്ഞനല്ല. ആരെങ്കിലും പറയണം ഞാൻ സർവജ്ഞനാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എന്താ ചെയ്യുന്നത്? സഹിക്കുക എന്നുള്ള വേറെ നിവൃത്തിയില്ല. ഇതിപ്പോ നമുക്ക് സാമാന്യമായി ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സർവവിഷയജ്ഞാനം മനുഷ്യന് സാധ്യമല്ല, ഈശ്വരന് മാത്രമേ സാധ്യമുള്ളൂ. പിന്നെ നമ്മുടെ ഗുരുവിനെ കുറിച്ച് നമ്മൾ സാക്ഷാത് പരംബ്രഹ്മ എന്നതിനെ സങ്കല്പിക്കുക. അതിൽ കുറഞ്ഞൊരു സങ്കല്പം ഗുരുവിനെ സംബന്ധിച്ച് വേണ്ട. അത്രയേ ഉള്ളൂ. ശങ്കരാചാര്യരെ കുറിച്ച് മാത്രമല്ല, എല്ലാ ഗുരുക്കന്മാരെ കുറിച്ചും എല്ലാ ശിഷ്യരും പറയുന്നത് സർവജ്ഞന്മാരെന്നാണ്. ഇനി സർവജ്ഞനെന്ന് പറയുന്നതുകൊണ്ട് എന്താ അവളെ ഉദ്ദേശിക്കുന്നു? ശങ്കരാചാര്യര് സർവം ഖല്വിദം ബ്രഹ്മ എന്ന് പറയുന്ന തത്വത്തെ അറിഞ്ഞ ആളാണ്. അതാണല്ലോ സർവജ്ഞൻ എന്ന് പറയുന്നത്. സർവം ഖലു ഇതം ബ്രഹ്മ എന്നുള്ള ഒരു തത്വത്തെ അറിഞ്ഞ ആളാണെന്ന് പറഞ്ഞാൽ ശരി, തർക്കമില്ല. അവിടെ സർവജ്ഞൻ എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഈശ്വര തത്വത്തെ അറിഞ്ഞ ആളാണ്, പരമാത്മ തത്വത്തെ അറിഞ്ഞ ആളാണ്, ബ്രഹ്മതത്വത്തെ അറിഞ്ഞ ആളാണ്. ആ അർത്ഥത്തിലാണ് ശങ്കരാചാര്യർ സർവജ്ഞൻ എന്ന് പറഞ്ഞ് സ്തുതിക്കുന്നത്. ശങ്കരാചാര്യരുടെ വിവരമുള്ള ശിഷ്യന്മാർ, എല്ലാ ഗുരുക്കന്മാർക്കും വിവരമുള്ള ശിഷ്യന്മാരും വിവരമില്ലാത്ത ശിഷ്യന്മാരും കാണും. ചോദിക്കുന്നത് വിവരമുള്ള ശിഷ്യന്മാരുടെ അഭിപ്രായങ്ങളെ കുറിച്ചാണോ അത് വിവരമില്ലാത്ത ശിഷ്യന്മാരുടെ അഭിപ്രായങ്ങളെ കുറിച്ചാണ്? ശങ്കരാചാര്യരുടെ വിവരമുള്ള ശിഷ്യന്മാർ ശങ്കരാചാര്യരുടെ സർവജ്ഞൻ എന്ന് പറഞ്ഞ് സ്തുതിക്കാറുണ്ട്. എന്റെ താല്പര്യം ഇതാണ്, സർവം ഖലു ഇതം ബ്രഹ്മ എന്നറിഞ്ഞയാൾ ആ അർത്ഥത്തിൽ ശങ്കരാചാര്യ സർവജ്ഞനാണ്. അതിന്റെ താല്പര്യം ഇത് തന്നെ. അത് തന്നെ അതാ പറയുന്ന സന്ദർഭം തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ശാന്തോഗ്യോപനിഷത്തിലെ ആ പറയുന്ന സന്ദർഭം മനസ്സിലാക്കിയാൽ തന്നെ അത് വളരെ സ്പഷ്ടമാണ്. അവിടെ ശാന്തോഗ്യോപനിഷത്തില് ആണ് ഈ കാര്യം പറയുന്നതെന്നുള്ള അറിയാമോ? ആ പറയുന്ന ഭാഗം എന്തെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ല. ഇത് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചതാ. ഏതൊന്നിനെ അറിഞ്ഞാലാണോ എല്ലാം അറിയുന്നത്? ഏതോ മന്ത്രി പ്രസംഗിച്ചതാ. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ സംഗതി പിടികിട്ടത്തില്ല. ആ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു സംശയമേ ഉണ്ടാകത്തില്ല. എവിടെയാണോ ഏതൊന്നിനെ അറിഞ്ഞാലാണോ എല്ലാം അറിയുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സന്ദർഭം വായിച്ചു കഴിഞ്ഞാൽ ആ വായിച്ചയാൾ ഇങ്ങനെ ഒരു ചോദ്യമേ ചോദിക്കത്തില്ല. എന്തുകൊണ്ട്? അവിടെ പറയുന്നുണ്ട്, ഉദാഹരണ സഹിതം പറയുന്നുണ്ട്, വാചാരംഭണം വികാരു നാമധേയം വൃത്തികേത്യവ സത്യം. ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നിടത്താണ് ഇത് പറയുന്നത്. ഏതൊന്നിനെ അറിഞ്ഞാലാണോ എല്ലാം അറിയുന്നതായി തീരുന്നത്. ഉദാഹരണം പറയുന്നത് എന്താണ്? മണ്ണുകൊണ്ട് വളരെ ലളിതമായിട്ടാണ് പറയുന്നത്. ഒരു അവിടെ അഭ്യാസങ്ങളും ഇല്ല, ആർക്കും മനസ്സിലാകുന്ന ഭാഷകളാണ്. മണ്ണുകൊണ്ട് പല വസ്തുക്കളുണ്ടാകുന്നു, കുടമുണ്ടാക്കുന്നു, കലമുണ്ടാക്കുന്നു, ചട്ടി ഉണ്ടാകുന്നു, പല വസ്തുക്കളുണ്ടാകുന്നു. പിന്നെ പല വസ്തുക്കൾ ഉണ്ടാക്കി മുമ്പിൽ വെച്ചിട്ട് ഇതിനെല്ലാം ഇത് മണ്ണായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു, ഇതെല്ലാം മണ്ണാണ്. കൊടവും കലവും ചട്ടിയും എല്ലാം ഇതിപ്പോ ഞാൻ പറയുന്നില്ല, അവിടെ പറഞ്ഞിരിക്കുന്നതാണ്. ഇതെല്ലാം മണ്ണാണെന്നറിയുന്നു. അപ്പോ ഇതിനെ വേറെ വേറെ അറിയുന്ന ആള് ഇത് ഇതൊരു വസ്തുവാണ്, ഇത് മറ്റൊരു വസ്തുവാണ്, നമ്മൾ പറയും എന്താണ് കുടമല്ല കലം, കലമല്ല കുടം എന്നിങ്ങനെ അറിയുന്നു. കുടത്തെ എടുത്തുകൊണ്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലത്തെ എടുത്തുകൊണ്ട് വരുന്നില്ല. അപ്പോൾ അത് വേറെ വേറെയുള്ള അറിവാണ് അതിനെ സംബന്ധിച്ച്. പക്ഷെ അത് ഇത് മണ്ണാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഇതെല്ലാം ഒന്ന് തന്നെയെന്ന് അറിയുന്നു. ഇതാണ് സർവജ്ഞത. ഇതവിടെ വ്യക്തമായി പറയുന്നുണ്ട്. അതിന് പിന്നീട് ഒരുപാട് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കൊടുക്കുന്നു. ആഭരണം, സ്വർണം, സ്വർണം കൊണ്ട് പല ആഭരണങ്ങളുണ്ടാകുന്നു. ഓരോ ആഭരണങ്ങളും നമ്മൾ വേറെ വേറെയാണെന്ന് അറിയുന്നു. മാലയെന്ന് പറഞ്ഞാൽ കമ്മലല്ല, കമ്മലെന്ന് പറഞ്ഞാൽ മാലയല്ല എന്നറിയുന്നു. പക്ഷേ രണ്ടും സ്വർണമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരുന്നത്, രണ്ടും ഒന്ന് തന്നെ സ്വർണം തന്നെ എന്നറിയുന്നു. മാലയും കമ്മലും വേറെയാണ്, പക്ഷേ സ്വർണമാണെന്നറിയുന്നു. അപ്പോൾ മാലയും കമ്മലിനെയും വളയും എല്ലാം സ്വർണമെന്നറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അല്ലെങ്കിൽ ഓരോന്നിനെ വേറെ വേറെ അറിയത്തുള്ളൂ. മാല കമ്മലല്ല, കമ്മല് മാലയല്ല, അത് വളയല്ല, ഇങ്ങനെ അറിയത്തുള്ളൂ. പക്ഷെ അതിനെല്ലാം എന്തായിട്ട് അറിയണം, സ്വർണമായിട്ട് അറിയണം. അതാണ് സർവജ്ഞത. അപ്പോ നാനാരൂപത്തിൽ ഇത് ഈ ഉദാഹരണത്തിലൂടെ നാനാരൂപത്തിൽ കാണുന്ന ഈ പ്രപഞ്ചത്തെ ഏകമായി ബ്രഹ്മമെന്നറിയുക. അപ്പൊ ആ ഒന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ സർവത്തെ അറിഞ്ഞു കഴിഞ്ഞു. എന്തായി സർവത്തെ അറിഞ്ഞു കഴിഞ്ഞു, ആ സർവവും ഒന്നാണെന്നറിഞ്ഞു കഴിഞ്ഞു. അതാണ് അവിടെ പറയുന്നത്. അതിന് ഒരു വ്യാഖ്യാതാക്കളും വേറെ ഒരു അർത്ഥവും പറഞ്ഞിട്ടില്ല. അവിടെ സർവജ്ഞത എന്ന് പറയുന്നത് സർവത്തെയും ഈശ്വരനായി അറിയുക, സത്തായിട്ട് അറിയുക. അവിടെ സത്ത് എന്നുള്ള ശബ്ദമാണ് ഉപയോഗിക്കുന്നത്. ഉണ്മയായിട്ട് അറിയുക, എന്നിട്ട് അവിടെ പറയുന്നത് എന്താണോ, ഇതെല്ലാം മണ്ണിൽ നമ്മൾ കൽപ്പിക്കുന്നതാണ്. ഓരോ രൂപങ്ങളും ഓരോ നാമങ്ങളും മൃത്തി കയറ്റിയവ സത്യം. അവിടെ സത്യമായിട്ടുള്ളത് മണ്ണ് മാത്രമാണ്. അപ്പൊ സർവത്തെയും, അതാണ് സർവജ്ഞത എന്ന് പറയുന്നത്, സർവത്തെയും വളയും വളയും മാലയും കമ്മലും ഈ സർവത്തെയും ഫലിതം ബ്രഹ്മ സ്വർണമായിട്ട് അറിയുക. അപ്പൊ സർവജ്ഞത അതാണ്, സർവത്തെയും ഏകമായിട്ട് അറിയുക, സർവത്തെയും ഒന്നെന്നറിയുക. തിരിച്ചും പറയാം, എന്താണോ ഒന്നിന്റെ തന്നെ പ്രകടമായ പല ഭാവങ്ങളാണ് പലതായിട്ട് അനുഭവപ്പെടുന്നത്. ഒന്ന് തന്നെ പലതായി അനുഭവപ്പെടുകയാണ്. അങ്ങനെ ഉണ്ടാകുന്ന ഏകത്വജ്ഞാനം, അഭേദജ്ഞാനം, അല്ലെങ്കിൽ അദ്വൈത അനുഭൂതി, അതിനെയാണ് സർവജ്ഞത എന്ന് പറയുന്നത്. എല്ലാ ലോകത്തിലുള്ള സർവ്വവിഷയങ്ങളെയും പഠിച്ചോ പഠിക്കാതെയോ എന്തെങ്കിലും സിദ്ധിവിശേഷങ്ങളുണ്ടോ ഒന്നും അറിയുന്നതിനല്ല സർവജ്ഞതയെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതെന്തിനെ അറിഞ്ഞാലാണോ എല്ലാം അറിയുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ്. ഭൂത വർത്തമാന ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളെയെല്ലാം അതീന്ദ്രിയമായ ജ്ഞാനത്തിലൂടെ അറിയുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ആത്മജ്ഞാനത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ആ സന്ദർഭത്തിൽ അത് ഇങ്ങനെയാണ് പറയുന്നത്, അഭേദമായി ഏകമായി അല്ലെങ്കിൽ ഒന്നായി അറിയുക. സർവം ഖലുവിതം. അവിടെ തന്നെ പിന്നീട് വരുന്നതാണ് ഈ വാക്യം. ഇത് വായിച്ചിരുന്നാൽ ആ സംശയം വരത്തില്ല. ഈ കാണുന്ന സർവവും ബ്രഹ്മ, ആ പരമാത്മതത്വം തന്നെ, ഇതാണ് സർവജ്ഞത എന്ന് പറയുന്നത്. ആ സർവജ്ഞത ഉള്ള ആൾ കൊണ്ടാണ് ശങ്കരാചാര്യരെ സർവജ്ഞനെന്ന് പറയുന്നത്. ശങ്കരാചാര്യർക്ക് സാധാരണ മറ്റു മനുഷ്യരെ അപേക്ഷിച്ച് ഒരുപാട് ശാസ്ത്രങ്ങളെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായിരിക്കാം. ലൗകികമായ മനുഷ്യനെ അപേക്ഷിച്ച് അലൗകികമായ വിഷയങ്ങളെ കുറിച്ച് അറിവുണ്ടായിരിക്കാം. അതീന്ദ്രിയമായ വിഷയങ്ങളെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും കൊണ്ട് സർവജ്ഞനാകത്തില്ല. സർവജ്ഞനാകണമെങ്കിൽ എന്ത് വേണം? ഈ അറിവ് തന്നെ ഉണ്ടായിരുന്നു, പ്രപഞ്ച കാരണത്തെക്കുറിച്ചുള്ള അറിവ്, അല്ലെങ്കിൽ തന്നെ കുറിച്ചുള്ള അറിവ്, ആത്മസാക്ഷാത്കാരം. ആത്മസാക്ഷാത്കാരം കൊണ്ടാണ് ഒരാളെ സർവജ്ഞനെന്ന് പറയുന്നത്. അല്ലാതെ അതീന്ദ്രിയജ്ഞാനമുള്ളവർ, ഔലൗകികമായ ജ്ഞാനമുള്ളവരെ സർവജ്ഞനെന്ന് പറയുന്നുണ്ടല്ലോ. അത് ഗൌണമായ അർത്ഥത്തിൽ പറയുന്നതാണ്, മുഖ്യമായ അർത്ഥത്തിലല്ല. എന്തുകൊണ്ട്? അങ്ങനെയുള്ള ഒരു അനൗകികമായ ജ്ഞാനം അത് ഈശ്വരന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ചിലർ ചോദിക്കും, ഈശ്വരൻ മനുഷ്യ ശരീരം സ്വീകരിച്ചു വരുന്ന അവതാരങ്ങൾ അവർക്ക് ഇതുപോലെയുള്ള സർവജ്ഞത ഉണ്ടാകത്തില്ലേ എന്ന് ചോദിക്കും. അപ്പൊ ഈശ്വരൻ സർവജ്ഞനും സർവശക്തനും സർവസ്വതന്ത്രനുമൊക്കെയാണ്. ഈശ്വരൻ മനുഷ്യഭാവത്തിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ സ്വയം തന്നെ ഒരു പരിച്ഛിന്ന ഭാവത്തെ സ്വീകരിക്കുകയാണ്. അവിടെ ഈശ്വരൻ അതിന് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ കേവലമായ മാനുഷിക ഭാവത്തെ സ്വീകരിച്ചിരിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും? മാനുഷികമായ ഗുണങ്ങൾ, മാനുഷികമായ ഭാവങ്ങളെ പ്രകടമാക്കും. ഈ മാനുഷികമായ ഭാവത്തിന്റെ, ജീവഭാവത്തിന്റെ ഒരു ഭാഗമാണ് അജ്ഞത. ഈ അജ്ഞതയും ഈശ്വരൻ സ്വയം സ്വീകരിക്കുകയാണ്. അതാണ് അവതാരം എന്ന് പറയുന്നത്. ജീവനും ഈശ്വരനും തമ്മിൽ അപ്പോ ഒരു വ്യത്യാസമില്ലല്ലോ എന്ന് ചോദിക്കും. വ്യത്യാസമുണ്ടെന്താണോ? ജീവൻ അജ്ഞതയ്ക്ക് വിധേയമായി പോകുന്നു. ഈശ്വരൻ എന്ത് ചെയ്യുന്നു? ഈ അജ്ഞന്മാരോടൊപ്പം തന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ വന്ന് കഴിയാൻ പറ്റത്തില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് സ്വയം അതിനെക്കൂടെ കുറച്ച് സ്വീകരിച്ചിരിക്കുന്നു. മാനുഷഭാവം പൂണ്ട് എന്നൊക്കെ പറയുന്നില്ലേ? ആ മാനുഷഭാവം എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന അജ്ഞതയും അജ്ഞതയുടെ കാര്യങ്ങളും, രാഗദ്വേഷാദികൾ, കാമക്രോധാദികൾ, ഇതെല്ലാം പ്രകടിപ്പിക്കുന്നു. ബാല്യകാപല്യങ്ങൾ, എല്ലാ കാര്യങ്ങളും പ്രകടിപ്പിക്കുന്നു. അപ്പൊ അതെല്ലാം എന്താണ്? ഈശ്വരൻ വരുന്ന വ്യത്യാസം എന്താണോ? ഈ മഹാഭാവികളുടെ ഇടയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് സ്വയം തന്നെ ഈ വേണ്ടാധീനങ്ങൾ വലിച്ചു വച്ചിരിക്കുന്നു, സ്വയം അതിനെ സ്വീകരിച്ചിരിക്കുന്നു. ഈശ്വരനത് സ്വീകരിക്കുന്നതിനും അതുപോലെ തന്നെ വിടുന്നതിനും സ്വാതന്ത്ര്യമുണ്ട്. ഉണ്ടെങ്കിലും എന്താണ്, വലിയ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി നല്ല പോലീസുകാർ കള്ളന്റെ വേഷം കെട്ടിപ്പോകുന്നു. ഈശ്വരൻ എന്ത് ചെയ്യുന്നു? ഈ വേഷങ്ങളെല്ലാം സ്വയം കെട്ടുന്നു, സ്വീകരിക്കുന്നു, വരിക്കുന്നു, സ്വയം സ്വീകരിക്കുന്നു. അങ്ങനെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എന്നിട്ട് ഇവർക്കിത് ബോധ്യപ്പെടണമല്ലോ, ഞാൻ നിന്നെ പോലെയല്ല. അത് ബോധ്യപ്പെടാൻ വേണ്ടി ചിലപ്പോൾ ഈശ്വരീയ ഭാവങ്ങളെ പ്രകടമാക്കുന്നു, ചിലപ്പോൾ അതിനെ പിൻവലിക്കുന്നു, ചിലപ്പോൾ മാനുഷിക ഭാവത്തിൽ തന്നെ വ്യവഹരിക്കുന്നു, ഇടപെടുന്നു, ചിലപ്പോൾ ഈശ്വരീയ ഭാവങ്ങളെ പ്രകടമാക്കുന്നു. അത് അല്ലേ പറയുന്നത്? ശാസ്ത്രങ്ങളിൽ തന്നെ പറയുന്നു, ചിലപ്പോൾ അജ്ഞനെ പോലെ ആചരിക്കുന്നു, ചിലപ്പോൾ വിജ്ഞനെ പോലെ ആചരിക്കുന്നു, പലതരത്തിൽ. കാരണം എല്ലാ ഭാവങ്ങളും ആവശ്യമുള്ള ഒരു മനുഷ്യ വംശത്തിലുണ്ട്, അല്ലെങ്കിൽ ജീവവർഗത്തിലുണ്ട്. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള എല്ലാം കൊടുക്കുന്നു. അതാണ് ഈശ്വരൻ മനുഷ്യനായി വരുമ്പോഴുള്ള അവസ്ഥ. അപ്പോൾ ആ അവസ്ഥയിലും ഈശ്വരൻ സ്വയം തന്നെ ഈ ജീവഭാവങ്ങളെല്ലാം ഭരിച്ചിരിക്കുകയാണ്, സ്വയം തന്നെ പരിച്ഛിന്നനായിരിക്കുകയാണ്. അത് തന്റെ മായാശക്തിയെ തനിക്ക് അധീനമാക്കി. ഗീതയുടെ ഭാഷ്യം തുടങ്ങുന്ന ഭാഗത്ത് ശങ്കരാചാര്യർ പറയുന്നുണ്ട്, സ്വാം വശീകൃത്യ, തന്റെ ആ മായാശക്തിയെ സ്വയം വശീകരിച്ച് തനിക്ക് അധീനമാക്കിയിട്ട് ഈ ഭാവങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നു. ഫലത്തിൽ എന്ത് ചെയ്യുന്നു? അവിടെയും ഈശ്വരൻ മനുഷ്യനെ പോലെ തന്നെ അജ്ഞനായും മനുഷ്യനെ പോലെ തന്നെ വിജ്ഞനായും ഒക്കെ പ്രകടമാകുന്നു. അത് വേറൊന്നാണ്. മനുഷ്യഭാവത്തിൽ അല്ലാതിരിക്കുമ്പോഴോ ഈശ്വരൻ എന്നവിടെ ഈ അജ്ഞന്റെ ഭാവങ്ങളൊന്നുമില്ല, അജ്ഞന്റെ ചേഷ്ടകളൊന്നുമില്ല. അവിടെ സർവശക്തനും സർവജ്ഞനായും ഇരുന്നു കൊണ്ട് ജഗത്തിന്റെ സൃഷ്ടി സംഹാരക്രിയകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഈശ്വരൻ, ഈശ്വരന്റെ ഭാവം അതാണ്. ഉണ്ട്. അത്തരം കാര്യങ്ങളെ സർവജ്ഞതയും മറ്റും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് പറയുന്ന എന്താണ്, ഈശ്വരൻ തന്നെ മനുഷ്യഭാവത്തിൽ വന്നിരിക്കുമ്പോൾ ആ കാലദേശങ്ങൾ കൊണ്ട് പരിമിതനായി ഈശ്വരനും ബന്ധനസ്ഥനായിരിക്കുന്നു, സംസാരി പോലെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. പരമാർത്ഥത്തിൽ ജീവനെ കുറിച്ച് ചിന്തിച്ചാലും എന്താണോ, അദ്വൈത മതമനുസരിച്ച് ജീവനിൽ പരമാർത്ഥത്തിൽ സംസാരം സംഭവിക്കുന്നേയില്ല. മായാകാര്യമായി അല്ലെങ്കിൽ അജ്ഞാനകാര്യമായി കല്പിതമായി സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ജീവനത് തിരിച്ചറിയുന്നില്ല, ഈശ്വരൻ അതെല്ലാം തിരിച്ചറിയുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. മായയെക്കുറിച്ച് നിരൂപണം ചെയ്യുന്നത് പല ശാസ്ത്രങ്ങളും പല രീതിയിൽ പറയും. അദ്വൈതത്തിൽ പല ശാസ്ത്രത്തിൽ പറയുന്ന പലരും പറയുന്ന കൂടുതൽ പല ആചാര്യന്മാർ പല രീതിയിൽ അതിനെ നിർവചിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചില ഭാഗങ്ങളിൽ പറയും എന്താണ്, ജീവനെ മോഹിപ്പിക്കുന്നതാണ് മായ എന്ന് പറയും ചില ഭാഗങ്ങളിൽ പറയും. ജീവനെ ഈ സംസാരത്തിൽ ബന്ധിപ്പിക്കുന്നതാണ് മായ എന്നിങ്ങനെ പറയും. ചില ഭാഗങ്ങളിൽ പറയുന്ന എന്താണ്, മായ എന്ന് പറയുന്നത് അതല്ല, ഈശ്വരന്റെ ദിവ്യമായ അലൗകികമായ ശക്തിയാണത് മായ എന്ന് പറയുന്നത്. ആ ജീവന്റെ കയ്യിലിരിക്കുന്ന കാര്യമല്ല, ഈശ്വരന്റെ കയ്യിലിരിക്കുന്നതാണ് അങ്ങനെ പറയും. അതുകൊണ്ട് തന്നെ ചിലയിടത്ത് മായ അവിദ്യ എന്നിങ്ങനെ വേർതിരിച്ച് പറയും, ചിലയിടത്ത് അതിനെല്ലാം അഭേദമാക്കി പറയും. അത് ഓരോ ശാസ്ത്രഭാഗങ്ങളിലും വരുന്നതനുസരിച്ച് അത് മനസ്സിലാക്കണം. പ്രധാനമായി രണ്ട് വ്യത്യാസം പറയും. ഒന്ന്, ഈശ്വരനിലിരിക്കുന്ന അലൗകികമായ ശക്തിയാണ് മായ എന്ന് പറയും, ദിവ്യമായ ശക്തിയാണ് മായ എന്ന് പറയും. ഒന്ന്, ജീവനെ ബന്ധിപ്പിക്കുന്നതാണെന്ന് പറയും. ഇത് രണ്ടുമല്ലാതെ ചിലടത്ത് പറയുന്നുണ്ട് അങ്ങനെ, ഈ മായ എന്ന് പറയുന്നത് അത് ഈശ്വരൻ തന്നെ, ഈശ്വരൻ നിന്ന് വേറിട്ട് മായ എന്ന് പറയുന്ന ഒന്നില്ല, അത് ഈശ്വരൻ തന്നെയാണ് എന്ന് പറയും. മായ ചിലയിടത്ത് പുരുഷനായിട്ട് പറയും, ചിലയിടത്ത് സ്ത്രീയായിട്ട് പറയും, അങ്ങനെയുണ്ട്. ചിലയിടത്ത് അത് പുരുഷവാചകമായിട്ട് പറയും, ചിലയിടത്ത് സ്ത്രീവാചകമായിട്ട് പറയും. സ്ത്രീവാചകമായിട്ട് പറയുമ്പോൾ എന്തായി, ആ മായ എന്ന് പറയുന്നത് പരാശക്തിയാണ്. പരാശക്തി എന്ന് പറയുമ്പോൾ പിന്നെ അതിന് അതി കുറഞ്ഞ് വേറൊന്നുമില്ല, അതുതന്നെയാണ് പരമസത്യം. അങ്ങനെ പറയും. ഞാൻ പറഞ്ഞല്ലോ, ശാസ്ത്രവേദമനുസരിച്ച് ഇത് പലതരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കും. ഓരോരോ സന്ദർഭത്തിൽ അനുസരിച്ച് നമ്മളതിനെ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അർജുനന്റെ ചോദ്യം, നിർഗുണമായ അക്ഷരബ്രഹ്മത്തെ ഉപാസിക്കുന്നവരും നേരത്തെ പറഞ്ഞ വിശ്വരൂപത്തെ ഉപാസിക്കുന്നവർ രണ്ടു കൂട്ടരുണ്ട്, ഇതിലാരാണ് ശ്രേഷ്ഠന്മാർ? അതിലാദ്യം പറയുന്ന മായാമയമായ രൂപത്തെ ഉപാസിക്കുന്നവർ, അവർ ശ്രേഷ്ഠന്മാർ തന്നെയാണ്, ഏറ്റവും ശ്രേഷ്ഠന്മാർ തന്നെയാണ് അവർ, വിശ്വരൂപത്തെ ഉപാസിക്കുന്ന ഭക്തന്മാർ. രണ്ടാമത്തെ ചോദ്യം, അക്ഷരബ്രഹ്മത്തെ ഉപാസിക്കുന്നവരോ, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നാലാമത്തെ ശ്ലോകത്തിൽ, സന്നിയമ്യേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ യേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേരതാഃ. ഭാഷകാരം പറയുന്നു, കിം ഇതരയുക്തതമാ ന ഭവന്തി മറ്റുള്ളവരൊന്നും ശ്രേഷ്ഠന്മാരല്ലയോ എന്ന് അങ്ങനെയല്ല. ഹിന്ദു താൻ പ്രതി യത് വക്തവ്യം തത് ശ്രു. ഈ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ പല കാര്യങ്ങളെയും വ്യാമിശ്രമായിട്ട് മനസ്സിലാക്കിയിട്ടും പരസ്പരമുള്ള വേർതിരിവുകളും മനസ്സിലാക്കാതെ താരതമ്യപ്പെടുത്തും. അത് നമ്മൾ സാധാരണ പറയും, എന്താണ് കടലും കടലാടിയും പോലെ. കടലെന്നും കടലാടിയെന്നും പറയുന്ന രണ്ട് വസ്തുക്കൾ തമ്മിൽ യാതൊരു ബന്ധുവല്ല. കടലിൽ ആടുന്ന സാധനമല്ല കടലാടി, പേര് കേട്ടാൽ അങ്ങനെ തോന്നും. പക്ഷെ നമ്മളതിനെ താരതമ്യപ്പെടുത്തി ചിന്തിക്കും, എന്താണോ ഈ കടലാടി എന്ന് പറയുന്നത് കടൽ പോലെ തന്നെ ആഴമുള്ളതാണോ, അത്രയും പരപ്പുള്ളതാണോ. അതുവഴിയാണ് നമ്മൾ പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സിൽ വരുന്നത്. അർജുനനും അങ്ങനെ ഒരു ധാരണയെന്നും കൊണ്ടാണ് ചോദ്യം. പക്ഷെ ആ ചോദ്യത്തിനനുസരിച്ചൊരു മറുപടി പറയാൻ പറ്റത്തില്ല. ഭഗവാൻ എപ്പോഴും മറുപടി പറയുമ്പോൾ മാറി എന്ന് പറയും, ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മറുപടി പറയും. ആൾക്കാർ വിചാരിക്കും ഒഴിഞ്ഞു മാറുകയാണോ. അതുകൊണ്ടാണ് ആദ്യം തന്നെ അർജുനൻ ചോദിക്കുമ്പോഴേ പറയും, ജ്ഞാനയോഗിയേന സംഖ്യാന കർമ്മയോഗിയേന യോഗിന. ചോദിച്ചതിന് നേരിട്ടൊരു മറുപടിയല്ല പറയുന്നതെന്ന് നമുക്ക് തോന്നും. കാരണം ചോദ്യകർത്താവിന്റെ നിലയിലേക്ക് ഇറങ്ങി വന്നൊരു മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ആ മറുപടി ചോദ്യം ചോദിച്ചാണ് അറിയാമെന്നുള്ളത് തന്നെ ആയിരിക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം വരില്ല. ചോദ്യകർത്താവിന്റെ നിലയിൽ നിന്ന് ഉയർന്നു എന്നൊരു മറുപടി പറയുമ്പോൾ ചോദ്യകർത്താവിന് തോന്നും ഒഴിഞ്ഞു മാറുകയാണ് എന്ന് തോന്നിപ്പോകും. ഭവൻ അങ്ങനെ ഒരു മറുപടിയാണ് ഇവിടെ പറയുന്നത്. കിന്തു താൻ പ്രതിയത് വക്തവ്യം തശ്രണു. അവരോട് എന്താണോ പറയേണ്ടത് അത് നീ കേൾക്കൂ. അപ്പോ ക്രമേണ ഒരു മധ്യവുമായ നില സ്വീകരിച്ചുകൊണ്ട് ചോദ്യകർത്താവിന് താൻ പറയുന്നത് മനസ്സിലാകുകയും വേണം, എന്നാൽ അതേസമയം ചോദ്യം ചോദിച്ചയാൾ താൻ നിൽക്കുന്ന നിലയിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യരുത്. ചോദ്യം ചോദിക്കുന്ന ഒരു പടി കൂടി ഒന്ന് മേലോട്ട് ഉയർത്തിയിട്ട് ഉയർത്തിയാലേ താൻ ചോദിക്കുന്ന താൻ പറയുന്ന മറുപടി അയാൾക്ക് ധരിക്കാൻ പറ്റും. ആ രീതിയിൽ അയാളെ ഒന്ന് മാറ്റിക്കൊണ്ടാണ് മറുപടി പറയുന്നത്. അതുകൊണ്ട് ചോദ്യത്തിനനുസരിച്ചുള്ള മറുപടിയല്ല, ചോദ്യത്തിനേക്കാളും ഉയർന്ന മറുപടിയാണ് എപ്പോഴും പറയുന്നത്. ഏതു അക്ഷരം അനിർദ്ദേശ്യം അവ്യക്തത്വ അശബ്ദഗോചരം ഇതി ഇന്ന് നിർദ്ദേശിച്ച ശക്തിയതേ അതോ അനിർദ്ദേശ്യം. ഏതു അക്ഷരം ഏതെന്നാണോ അക്ഷരമായിരിക്കുന്നത്, അനിർദ്ദേശം ഏതെന്നാണോ നിർദ്ദേശിക്കാൻ കഴിയാത്തത്, അവ്യക്തത്വാ അശബ്ദഗോചരം അവ്യക്തമായിരിക്കുന്നത് കൊണ്ട് ഏതെന്നാണോ ശബ്ദത്തിന് വിഷയമല്ലാതിരിക്കുന്നത്, ഇന്ന നിർദ്ദേശം ശക്തിയതേ അതുകൊണ്ടെന്താണോ അതിന് ഇന്നതാണെന്ന് നിർദ്ദേശിക്കാൻ വയ്യ, അതാ ഇതാണ് വിരൽ ചൂണ്ടിക്കാണിക്കാൻ വയ്യ. അതുകൊണ്ട് ആ തത്വം അത് അനിർദ്ദേശ്യമാണ്. അവ്യക്തം നേനാഭി പ്രമാണേന വേജ്യതേ അവ്യക്തം, ഏതെങ്കിലും ഒരു പ്രമാണത്തിലൂടെ പ്രമയ്ക്ക് വിഷയമാകുന്നതല്ല. അന്നവിദ്യതേ അവ്യക്തം പരിപാസതേ, അങ്ങനെ ഒന്നിനാരാണോ ഉപാസിക്കുന്നത് പരിസമന്ത ഉപാസതേ എന്ന. ഏത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ചോദ്യം ചോദിക്കുന്നവന് പറയുന്ന കാര്യത്തിന്റെ താല്പര്യത്തെ ഒരു ഉൾവെളിച്ചത്തിൽ കാണാൻ കഴിയും. അതൊരു മുഖ്യമായൊരു കാര്യമാണ്. അപ്പോൾ പറയുന്ന കാര്യത്തിന്റെ വാച്യാർത്ഥത്തെ മനസ്സിലാക്കുക, താല്പര്യത്തെ മനസ്സിലാക്കുക, രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ശബ്ദാർത്ഥം പരിചയമുള്ള ഒരാളിന് പറയുന്നതിന്റെ താല്പര്യം മനസ്സിലാകും. ലൗകികമായ കാര്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ മലയാളം മാത്രമേ ഒരാൾക്കറിയാവൂ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാകത്തില്ല. കാരണം എന്താണ്, അയാൾക്ക് ശബ്ദാർത്ഥ പരിചയമില്ല, വാക്യാർത്ഥം ഞാനില്ല. മലയാള ഭാഷ പരിചയമുള്ള ഒരാളുടെ അടുത്ത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ആ പറയുന്നതിന്റെ വാച്യാർത്ഥം മനസ്സിലാവും, ശബ്ദാർത്ഥം മനസ്സിലാവും. പക്ഷെ പലപ്പോഴും താല്പര്യം അതായിരിക്കത്തില്ല, പറയുന്നതാണ്ട് താല്പര്യം. അത് പലപ്പോഴും ആ വാച്യാർത്ഥത്തിനപ്പുറമായിരിക്കും. ഈ വാച്യാർത്ഥത്തിനപ്പുറം വരുന്ന കാര്യത്തെ എങ്ങനെ മനസ്സിലാകും? അത് കേൾക്കുന്നവന്റെ ഉൾവെളിച്ചം കൊണ്ട് മനസ്സിലാക്കും. കേൾക്കുന്നവന്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു അസാധാരണമായ ബോധം കൊണ്ട് മനസ്സിലാക്കണം. കൊണ്ടിപ്പോൾ നമ്മൾ സത്സംഗം ശ്രവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? പദപദാർത്ഥം ഞാനും വാക്യാർത്ഥം ഞാനും നമുക്കുണ്ടാവുകയാണ്. പക്ഷെ ആത്മവിദ്യയെ സംബന്ധിച്ചിടത്തോളം അത് അപര്യാപ്തമാണ്. അത് പ്രാഥമികമാണ്, പക്ഷെ അപര്യാപ്തമാണ്. അതാവശ്യമാണ്, പക്ഷേ അത് അപര്യാപ്തമാണ്. അതിനുപരിയായിട്ട് അവന്റെ ഉള്ളിൽ സ്ഫുരിക്കേണ്ട ഒരർത്ഥമുണ്ട്. ഏതർത്ഥ സ്ഫുരതി എന്ന് പറയും. ഏതൊരർത്ഥമാണോ ഉള്ളിൽ സ്ഫുരിക്കുന്നത്, ആ ഒരു സ്ഫുരണഭാവം ത്തിലെത്തിച്ചേരുന്ന ഒരു മനസ്സിന് മാത്രമേ ഇവിടെ പറയുന്നുണ്ടല്ലോ ഇതി ഗുഹ്യതമം ശാസ്ത്രം എന്ന് പറയുന്ന ഈ ഗുഹ്യതമമായിരിക്കുന്ന ശാസ്ത്രത്തിന്റെ താല്പര്യത്തെ ഗ്രഹിക്കാൻ പറ്റും. ആ താല്പര്യത്തെ ഗ്രഹിക്കുന്ന തരത്തിൽ ആ താല്പര്യത്തെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം പദങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. ഇവിടെ പറഞ്ഞല്ലോ അനിർദ്ദേശ്യം അവ്യക്തം ഇങ്ങനെ പറയുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. ആ രീതിയിൽ നിൽക്കുന്നവനെ ആ നിൽക്കുന്നിടത്ത് നിന്ന് ഒരു പടി കൂടി മേലോട്ട് ഉയർന്ന് തത്വത്തെ ഗ്രഹിപ്പിക്കുക. അതവനങ്ങനെ ഗ്രഹിക്കണം. അങ്ങനെ നമ്മൾ ഗ്രഹിച്ചില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ തോന്നും ഇത് എന്റെ ചോദ്യത്തിന്റെ ഉത്തരമല്ല ഈ പറയുന്നതെന്ന് തോന്നും. ഞാൻ ചോദിച്ചു വന്നു പറഞ്ഞു വന്നു എന്ന് തോന്നും. കാരണം ചോദിക്കുന്ന ആള് താൻ ചോദ്യം ചോദിച്ച നിലയിൽ നിന്ന് ഉത്തരത്തെ ഗ്രഹിക്കുന്നതിന് സന്നദ്ധനാണ്. പറഞ്ഞയാള് അയാൾ നിൽക്കുന്ന നിലയിൽ നിന്ന് അയാൾ ഒരുപടി മേലോട്ട് ഉയർത്തിയിട്ട് അതിനെ ധരിപ്പിക്കാൻ വരുമ്പെടുകയാണ്. രണ്ട് തലമാണ്. ഈ രണ്ടു തലവും തമ്മിലൊന്ന് പൊരുത്തപ്പെടണം. ആ പൊരുത്തപ്പെട്ടു കഴിഞ്ഞാലേ ആ ചോദിച്ചതിന്റെ ഉത്തരം തന്നെയാണ് വന്നതെന്ന് ധരിക്കാൻ പറ്റും. അതുകൊണ്ട് ആത്മതത്വത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ശബ്ദങ്ങളെല്ലാം ഉപയോഗിക്കുന്നു. എന്താണ് അക്ഷരം, അനിർദ്ദേശ്യം, അവ്യക്തം, ഇങ്ങനെ പല പല ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള ഈ തത്വത്തെ കേനാഭി പ്രമാണേന വ്യജ്യതയിത്യ അവ്യക്തം പരിപാസതെ ഉപാസിക്കുന്നു. അവന്റെ ഫലത്തെക്കുറിച്ച് പറയുന്നു. എന്താണ് ഉപാസന നമ്മ? ഇത് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. യഥാശാസ്ത്രം ഉപാസ്യർത്ഥസ്യ വിശീകരണേന സാമീപ്യം ഉപഗമ്യ തൈലധാരാവത് സമാനപ്പെടുത്തിയ പ്രവാഹിണ ദീർഘകാലം യഥാസനം തദുപാസനം. അങ്ങനെ ഉപാസിക്കുന്നവന് എന്താണ് സർവത്രകം വ്യോമവത് വ്യാപ്യം അചിന്ത്യം. അവിടെ എല്ലാം പറയുന്നതിന്റെ താല്പര്യത്തിലെത്തിച്ചെന്ന് താല്പര്യത്തെ ഗ്രഹിക്കണം. അവിടെ തീരുന്നില്ല ആ ശ്ലോകം, അവിടെ അവസാനിക്കുന്നില്ല. പകുതി പറഞ്ഞ കഴിഞ്ഞ ദിവസം നിർത്തിയത് അങ്ങനെയുള്ള അചിന്ത്യമായിരിക്കുന്ന അത് കൂടസ്ഥം. അതിനെ സന്യമ്യ സമ്യക് നിയമ്യ, അതിന്റെ ബാക്കിയായിട്ടാണ് അടുത്ത ശ്ലോകം വരുന്നത്. ഇന്ദ്രചയുടെ നാലാമത്തത് സമ്യക് നിയമ്യ ഉപസംഹൃത്യ ഇന്ദ്രിയ ഗ്രാമം ഇന്ദ്രിയ സമുദായം. ഇന്ദ്രിയ ഗ്രാമത്തെല്ലാം സംയമനം ചെയ്തിട്ട് അപ്പോ ആദ്യം തത്വത്തെ ശ്രവിക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്നതൊക്കെ കേൾക്കുന്നു. അത് കഴിഞ്ഞിട്ട് പോയി ഇന്ദ്രിയങ്ങളെല്ലാം ഗ്രഹിക്കുന്നു. അങ്ങനെയാണോ? അങ്ങനെയല്ല. എപ്പോഴാണോ ഈ തത്വത്തെ ശ്രവിക്കുന്നത് ആ സമയം തന്നെ അവൻ ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്തിരിക്കുകയാണ്. എന്നാലേ അത് ശ്രവണമാകത്തുള്ളൂ. ഇന്ദ്രിയ നിഗ്രഹണത്തോടുകൂടി ഇരിക്കുന്ന മനസ്സിന് മാത്രമേ ഉയർന്നിരുന്ന ആ തത്വത്തെ ഗ്രഹിക്കാൻ പറ്റൂ. ഉപസംഹൃത്തി ഇന്ദ്രിയ ഗ്രാമം ഇന്ദ്രിയ സമുദായം സർവത്ര സർവസ്മിൻ കാലേ സമബുദ്ധയഹ, എല്ലാ കാലത്തിലും സമബുദ്ധിയായി സമാതുല്യ ബുദ്ധിയേഷാം, എല്ലാ കാലത്തിലും എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഇഷ്ടാനിഷ്ടപ്രാപ്തവും ഇഷ്ടാനിഷ്ടങ്ങൾ പ്രാപ്തമാവുന്ന സർവസമയത്തും, ശ്രവണം ചെയ്യുന്ന സമയത്തും ശ്രവണം ചെയ്യാത്ത സമയത്തും തേ സമബുദ്ധിയാത്ത തേ ഏവം വിധാഹ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേരതാഹ. തത്വബോധത്തെക്കുറിച്ച് പറയുകയാണ്. സമബുദ്ധികളായി അവരെന്ത് ചെയ്യുന്നു? സർവപ്രാണികളിലും സർവപ്രാണികളുടെയും നന്മയെ കാംക്ഷിക്കുന്നവരായിരിക്കുന്ന അവർ എന്നെ തന്നെ പ്രാപിക്കുന്നു. നതു തേഷാം വക്തവ്യം കിഞ്ചിത് മാം തേ പ്രാപ്നുവന്തി, എന്നെ അവർ പ്രാപിക്കുന്നു എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്തുകൊണ്ട്? ഞാൻ ഈ ത്വാത്മൈവമേ മതം, അവരെന്നെ പ്രാപിക്കുന്നു എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അത് പറയേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള തത്വദർശി ആത്മൈവ ഞാൻ തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം എന്ന് ഏഴാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. നഹി ഭഗവത് സ്വരൂപാണാം സദാം യുക്തതമത്വം അയുക്തതമത്വം ആവാച്ച്. അവരെ പ്രത്യേകിച്ച് ശ്രേഷ്ഠന്മാരെന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല പറയുന്നു? അവരെ ശ്രേഷ്ഠന്മാരെന്ന് പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? അവർ ഈശ്വര സ്വരൂപം തന്നെ. ശ്രേഷ്ഠന്മാരാണെന്നോ അല്ലയെന്നോ ഒന്നും പറയേണ്ട കാര്യമില്ല. അപ്പൊ സർവഭൂത ഹിതേരഥന്മാരായിരിക്കുന്ന അവർ എന്നെ തന്നെ പ്രാപിക്കുന്നു. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമാണ്. ആദ്യത്തെ ചോദ്യത്തിൽ അവർ ശ്രേഷ്ഠന്മാരെന്ന് പറഞ്ഞു, ഇവിടെ പറഞ്ഞു അവർ എന്നെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടു കൂട്ടരെയും സംതൃപ്തരാക്കി. ഒരാളെക്കാൾ മേലെയാണ് വേറെ ആളെന്ന് പറഞ്ഞ് ആർക്കും ഇവിടെ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. സന്നിയമ്യേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേരതാഃ. അർജുനന്റെ ചോദ്യം എങ്ങനെയാണ്? ഭഗവാന്റെ മറുപടി എങ്ങനെയാണ്? അർജുനൻ ചോദിച്ചു, രണ്ടു പേരിൽ ആരാണ് ശ്രേഷ്ഠം എന്നെനിക്കറിയണമെന്നാണ്. ഒരു താരതമ്യം നമ്മൾ ചെയ്യുന്നത് പോലെ, ജ്ഞാനിയും ഭക്തനും തമ്മിലുള്ള താരതമ്യം, ജീവൻ മുക്തനും മോക്ഷം പ്രാപിക്കുന്നവനും തമ്മിലുള്ള താരതമ്യം, ഇങ്ങനെയൊക്കെ നമ്മൾ താരതമ്യം ചെയ്യുന്നു. ഈ താരതമ്യങ്ങളെല്ലാം അടിസ്ഥാനപരമായ അസംബന്ധങ്ങളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അർജുനന്റെ ചോദ്യത്തെ നീ പറഞ്ഞ അസംബന്ധമാണെന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞ് ചോദ്യം ചോദിച്ചാളിനെ മോശക്കാരൊന്നും ആക്കിയില്ല. പക്ഷേ മറുപടിയിൽ എന്തു പറയുന്നു? ശരി, ആ മായാമയമായ ആ രൂപത്തെ വിശ്വരൂപത്തെ ഉപാസിക്കുന്നവൻ ശ്രേഷ്ഠന്മാർ തന്നെയാണ്. അവ്യക്തമായ അക്ഷരത്തെ ഉപാസിക്കുന്നവരോ അവർ ശ്രേഷ്ഠന്മാരാണെന്നോ ശ്രേഷ്ഠന്മാരല്ലെന്നോ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു അവർ എന്നെ പ്രാപിക്കുന്നു, അവർ മോക്ഷത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. അതിന്റെ താല്പര്യം എന്താണോ? ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒരുവൻ ഭക്തിയുടേതായ മാർഗത്തിലൂടെ പോകുന്നു, ഭക്തിയുടേതായ വിഭൂതികൾ അവൻ പ്രാപിക്കുന്നു, അവന് മുക്തനായിത്തീരുന്നു. ഒരുവൻ എന്ത് ചെയ്യുന്നു? തത്വജ്ഞാനത്തിൻ്റെതായ മാർഗത്തിലൂടെ പോകുന്നു, അതിൻ്റെതായ അവസ്ഥാന്തരങ്ങൾ അവൻ പ്രാപിക്കുന്നു, അവന് മുക്തനായിത്തീരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ നീ മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ അതാണോ വലുത്, ഇതാണോ വലുത്, ആരാണ് ശ്രേഷ്ഠൻ, അയാളാണോ ശ്രേഷ്ഠൻ, ഇതാണോ ശ്രേഷ്ഠൻ, എന്റെ ഗുരുവാണോ ശ്രേഷ്ഠൻ, അതെ മറ്റവന്റെ ഗുരുവാണോ ശ്രേഷ്ഠൻ, ശങ്കരാചാര്യരാണോ ശ്രേഷ്ഠൻ, അല്ലെങ്കിൽ മറ്റൊരാളാണോ ശ്രേഷ്ഠൻ, ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അത്തരം താരതമ്യം ആധ്യാത്മികതയിൽ അതിന് യാതൊരു സ്ഥാനവുമില്ല. ഓരോന്നും എന്താണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കുക. ഇനി ആ തത്വജ്ഞാനിയുടെ സവിശേഷതയെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ക്ലേശോ അധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താഹികദുഃഖം ദേഹവദ്ഭിരവാപ്യതേ. സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഹ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ തേഷാം അഹം സമുദ്ധർത്താ സംസാരസാഗരാത് ഭവാമി നചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം മയ്യേവ മന ആന്തസ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയ അഥ ചിത്തം സമാധാതം നശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതോ മാമിച്ഛാപ്തം ധനഞ്ജയ അഭ്യാസേപ്യസമർത്ഥോസി മത്കർമ്മപരമോ ഭവ മദർത്ഥമപി കർമാണി കുർവൻ സിദ്ധിം അവാപ്സ്യസി അഥൈതദപ്യശക്തോസി കർത്തും മദ്യോഗമാശ്രിതഃ സർവകർമ്മഫലത്യാഗം തദ്കുരുയതാത്മവാൻ ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാധ്യാനം വിശിഷ്യതി ധ്യാനാത് കർമ്മഫലത്യാഗ ത്യാഗാച്ഛാന്തിരനന്തരം അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്രകരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖസുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യതാത്മാദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധിർ യോ മദ്ഭക്ത സമേ പ്രിയഃ യസ്മാന്നോദ്യജതേ ലോകോ ലോകാന്നോദ്യജതേ ചയ ഹർഷാമർഷഭയോദ്യോഗ മുക്തോ യസ്സ ച മേ പ്രിയഃ അനപേക്ഷസ്വിജർദക്ഷ ഉദാസീനോ ഗതവ്യഥ സർവാരംഭപരിത്യാഗീ യോ മദ്ഭക്ത സമേ പ്രിയഃ യോ ന ഹൃഷ്യതി നന്ത്യേഷ്ഠി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭപരിത്യാഗീ ഭക്തിമാന്യഃ സമേ പ്രിയഃ സമശത്രൌ ച മിത്രേ ച തഥാ മാനാപമാനയോ ശീതോഷ്ണസുഖദുഃഖേഷു സമസംഗവിവർജിതഃ തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേതസ്ഥിരമതിർ ഭക്തിമാന്മേ പ്രിയോ നരഃ ഏതു ധർമ്യാമൃതമിദം യഥോക്തം പര്യുപാസതേ ശ്രദ്ധധാനാ മത്പരമാ ഭക്താസ്തേതീവ മേ പ്രിയാഃ. ശരി. പൂർണമാവശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ.